ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാം ശ്ലോകം. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവർഭിരവാപ്യതി. ക്ലേശോധികതരോ യദ്യപി മത്കർമാധിപരാണാം ക്ലേശോധികം. ഭക്തനും ക്ലേശമുണ്ട്, അതിനോട് പറയുന്നു മത്കർമ്മ മത്പരം. എന്ന് പറഞ്ഞ അത്തരം സാധാരണ ബുദ്ധിമുട്ടുകളുണ്ട്, ക്ലേശങ്ങളുണ്ട്. എന്നാലും ക്ലേശോ അധികതരസ്തു അക്ഷരാത്മന പരമാർത്ഥദർശന ദേഹാഭിമാന പരിത്യാഗനിമിത്ത. ദേഹാഭിമാനികളാണ് ജീവന്മാർ. ദേഹാഭിമാനിയോടുകൂടിയിരിക്കുന്ന ജീവൻ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കും. സഗുണഭാവത്തിലിരിക്കുന്ന ജീവൻ നിർഗുണമായിരിക്കുന്ന തത്വത്തെ കുറിച്ച് ചിന്തിക്കുക, അതിനെ ഉപാസിക്കുക, അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു മാർഗത്തെ സ്വീകരിക്കുന്നത് അധികതരം വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ദേഹ അഭിമാന പരിത്യാഗ നിമിത്ത, ദേഹാഭിമാനത്തെ അവിടെ പരിത്യജിക്കേണ്ടി വരുന്നു. ദേഹാഭിമാനം ജീവന് അനാദിയായി ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, അത് വളരെ ദൃഢമാണ്. അതിനെ പരിത്യജിച്ചിട്ട് നിർഗുണത്തെ ഉപാസിക്കുക വളരെ ക്ലേശകരമായ കാര്യമാണ്. അവ്യക്ത ആസക്ത ചേതസാം അവ്യക്തി ആസക്തം ചെയ്തു യേശാം അവ്യക്ത ആസക്ത ചേതസാം അവ്യക്ത ആസക്ത ചേതസാം. അവ്യക്തത്തിൽ ആസക്തമായ ദൃഢമായ ഉറപ്പുള്ള മനസ്സുള്ളവർ, അവ്യക്തത്തിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അവ്യക്ത തത്വത്തെ അക്ഷര ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ മാർഗം പ്രത്യേകിച്ചും രണ്ട് വിരുദ്ധ തലങ്ങളാണ്. ജീവന്റെ അനുഭവം ദേഹാഭിമാനത്തിൽ തുടങ്ങി പ്രപഞ്ച ബോധത്തിലെത്തിയിരിക്കുന്നതാണ് ജീവന്റെ അനുഭവം. അവൻ ധരിക്കുന്ന തത്വമാണെങ്കിലോ ഇതിനെല്ലാം അതീതവും. അപ്പോൾ തൻ്റെ അനുഭവത്തിന് നേരെ വിരുദ്ധമായൊരു തത്വത്തെ ഉപാസിക്കുക, ആ തത്വത്തെ താനാണെന്ന് ധരിക്കുക. അത് അങ്ങനെ പറയുന്നത് എളുപ്പമാണെങ്കിലും അത് അഭ്യസിക്കുന്ന പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്തുകൊണ്ടത് പ്രയാസമേ വരുന്നു, തൻ്റെ അനുഭവത്തിന് അത്യന്തം വിരുദ്ധമായ കാര്യമാണ്. എത്ര ഒരുവൻ ചിന്തിച്ചാലും ബോധ്യപ്പെടുന്നതിന് വൈഷമ്യമുള്ള ഒരു കാര്യമാണ്. എങ്ങനെ? മനസ്സ്, ശരീരം, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് മാത്രമേ ഒരുവന്റെ ബോധതലം പ്രവർത്തിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഇന്ദ്രിയങ്ങൾ ബോധം പ്രവർത്തിക്കുന്നതിനോടൊക്കെ ചേർന്ന് നിന്നാണ്. അപ്പോൾ ഇതിനെ വിട്ടിട്ട് മനസ്സിന് ചിന്തിക്കാനേ കഴിയുന്നില്ല. അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും മനസ്സിൻ്റെ ഗതി ഈ നാമരൂപങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു നാമത്തെയും ഏതെങ്കിലും ഒരു രൂപത്തെയും ആശ്രയിക്കാതെ മനസ്സിന് ഒരു കാര്യത്തെയും ഉൾക്കൊള്ളാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈശ്വരനും നാമരൂപങ്ങളെ കൽപ്പിക്കുന്നത്. രൂപങ്ങൾ ബാഹ്യമായ ആകാരമല്ലെങ്കിൽ ഈശ്വരന്റെ ഗുണങ്ങളെ കൽപ്പിക്കുന്നു. സർവജ്ഞത്വം, സർവശക്തിത്വം തുടങ്ങിയ ഗുണങ്ങളെ കൽപ്പിക്കുന്നു. അങ്ങനെ ഗുണങ്ങളെ ഭാവന ചെയ്യുന്നു. ആ ഗുണങ്ങൾക്കനുസരിച്ചുള്ള നാമത്തെ കൽപ്പിക്കുന്നു. എന്നിട്ട് ആ തത്വത്തെ ഉപാസിക്കുന്നു. അതെന്റെ അനുഭവത്തോട് ചേരുന്നതാണ്. കാരണം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും, നാമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇതങ്ങനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ വയ്യാത്തതാണ്. തൻ്റെ അനുഭവവും ഇന്ദ്രിയം ശരീരം തുടങ്ങിയവയോട് ചേർന്നിരിക്കുന്ന തൻ്റെ അനുഭവത്തെ പാടെ നിരാകരിക്കണം. നാമരൂപ ചിന്തയെ പാടെ വെടിയും. എന്നിട്ട് നേതി നേതി, ഇതൊന്നും അല്ലാത്തത് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു തത്വത്തെ കേവലം നാമരൂപങ്ങളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. അവൻ അവ്യക്ത ധ്യാനം എന്ന് പറയുന്നു. മനസ്സിന് എപ്പോഴും നാമരൂപങ്ങളെ ആശ്രയിച്ച് ധ്യാനിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മനസ്സ്, അത് മനസ്സിന്റെ സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരു മനസ്സുകൊണ്ട് നാമരൂപരഹിതമായ ഒന്നിനെ ധ്യാനിക്കുക, അത് മനസ്സിനൊരിക്കലും ശീലമുള്ള കാര്യമല്ല. അങ്ങനെ ധ്യാനിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ന് പറയുന്നു, ഇത് നേരി നേരി, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് മനസ്സിന് വിഷയമാകുന്നതിനെല്ലാം നിഷേധിക്കുന്നു. അപ്പോൾ അതിന് നിഷേധാത്മകമായിട്ടാണ് ധ്യാനിക്കുന്നത്. അവ്യക്തത്തെ നിഷേധാത്മകമായിട്ട് ധ്യാനിക്കാൻ പറ്റും ആത്യന്തികമായി. അങ്ങനെ നിഷേധാത്മകമായി ധ്യാനിച്ചാലോ അത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ മനസ്സിന് നിലയില്ലാതെ വരുന്നു. കാരണം മനസ്സിന് മനസ്സ് ആലംബനമുള്ളിടത്തെ മനസ്സ് നില. നാമരൂപാദി ആലംബനങ്ങളെ ആശ്രയിച്ച് മാത്രമേ മനസ്സിന് നിലനിൽക്കുള്ളൂ. അത്ര ഒരു ആലംബനമില്ലെങ്കിൽ മനസ്സിന് നിലനിൽപ്പില്ല. അവ്യക്തത്തെ ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാലോ മനസ്സിൻ്റെ തന്നെ നിലവിട്ടു പോകും. കാരണം മനസ്സ് പിന്നെ മനസ്സിനെ ആശ്രയിക്കാമൊന്നുമില്ല. അപ്പോൾ അവിടെ അമനസ്കനായിത്തീരുന്നു. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ, സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അസാധ്യമായ കാര്യമാണ്. മനസ്സുപയോഗിച്ച് അമനസ്കത്വത്തെ പ്രാപിക്കുക, അത് അമനീഭാവത്തെ പ്രാപിക്കുക, മനസ്സ് പ്രവർത്തിക്കാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുക. അതിനുവേണ്ടി മനസ്സിനെ ഉപയോഗിക്കുക, അതിനുവേണ്ടി മനസ്സിനെ തന്നെ പരിത്യജിക്കുക, ഈ തലങ്ങളിലേക്ക് കടന്നു പോവുക സാധാരണ മനുഷ്യന് സാധ്യമല്ല. അവ്യക്താഹി യസ്മാദിയാഗത അക്ഷരാത്മിക ദുഃഖം സ. ഈ അതുകൊണ്ട് തന്നെ ആ ഗതിയെക്കുറിച്ച് എന്ത് പറയുന്നു, അത് അവ്യക്തവുമാണ് ആ ഗതി. കാരണം സാധാരണ തത്വചിന്ത ചെയ്യുമ്പോൾ നമ്മൾ സഗുണത്തെക്കുറിച്ചും നിർഗുണത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നു. സഗുണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എന്താണോ ആ സഗുണ ഭാവങ്ങളെയെല്ലാം ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാവുന്നുള്ളതാണ്. നിർഗുണഭാവത്തെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ടോ അതൊന്നും ആ നിർഗുണഭാവമല്ല. ചിന്തിച്ചറിയുന്ന ഒരറിവല്ല നിർഗുണത്തിൻ്റെ തത്വം. ചിന്തിച്ചറിയുന്ന അറിവല്ല, ചിന്ത ചെയ്തറിയുന്ന അറിവ് നിർഗുണത്തെ സംബന്ധിച്ചില്ല. അപ്പോൾ ചിന്ത ചെയ്ത് അറിയാൻ കഴിയാത്ത ഒന്നിന് ആ ഒരു തത്വത്തെ മനസ്സുകൊണ്ട് അനുസന്ധാനം ചെയ്യുക. അവിടെ തന്നെ എന്താണ് മനസ്സ് കൈവിട്ടു പോവുക. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പറയുന്നു ആ ഗതി അവ്യക്ത അക്ഷരാത്മിക ദുഃഖം സ ദേഹവദ്ഭിർ ദേഹ അഭിമാനവദ്ഭിർ അവാപ്യത. അപ്പോൾ ആ മാർഗവും അവ്യക്തമാണ്. മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നതും അവ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനിങ്ങനെ ഒരു മാർഗത്തെ, നിർഗുണ ധ്യാനത്തെ, നിർഗുണ ഉപാസനയെ, അല്ലെങ്കിൽ നിർഗുണ തത്വത്തെ എന്തിന് ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നു, ശ്രുതി പറയുന്നു, ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു? അത് ജീവന്മാരിൽ അത്യപൂർവം പേർക്ക് മാത്രം സ്വീകാര്യമായിട്ടുള്ളതാണ്. അത്യപൂർവം പേർക്ക് മാത്രം ഒരു സാധനയായി സ്വീകരിക്കാൻ പറ്റിയതാണ്. സർവസാധാരണമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. പറയും എന്താണ്, പരമതത്വത്തെ സാക്ഷാത്കർത്തും അനീശ്വര ജീവന്മാരെല്ലാം ആ പരമതത്വത്തെ അതിൻ്റെ തനിമയിൽ, അതായത് നിർഗുണഭാവത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് അശക്തരാണ്. അശക്തരായതുകൊണ്ടാണ് ബാക്കിയുള്ള ഉപാസനാ പദ്ധതികളും അനേക അനേക ഉപാസനകൾ. അതിനെക്കുറിച്ചുകൂടെ സാമാന്യമായിട്ട് അടുത്ത് ഭഗവാൻ തന്നെ പറയും, നിനക്കിത് കഴിയില്ലെങ്കിൽ ഇത് ചെയ്യുക, ഇത് കഴിയില്ലെങ്കിൽ ഇത് ചെയ്യുക, ഇങ്ങനെ നിരവധി ഉപാസന മാർഗങ്ങൾ വന്ന അതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ട്? ഇത് ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്ന ജീവന്മാർക്ക്, ദേഹവാന്മാർ എന്ന് പറഞ്ഞ ജീവന്മാർ, അവർക്കെന്താണ് ക്ലേശം അധികതര, അധിക ക്ലേശമുള്ളതാണ്. അക്ഷരോപാസകാനാം യദ്വർത്തനം തദ്വരിഷ്ഠാദ് വക്ഷ്യാമഹ പറയുന്നു. അക്ഷരോപാസകന്മാരെ കുറിച്ച് ഇനി പറയും. പക്ഷെ ഇവിടെ പറയുന്ന എന്താണോ, അവ്യക്തത്തെ വിഷയീകരിക്കുന്നതായ മനോവൃത്തി ദേഹബോധത്തോടുകൂടിയിരിക്കുന്ന ജീവന്മാർക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അർജുനൻ ചോദിക്കുന്നത് ഇവരിൽ ആരാണ് ശ്രേഷ്ഠന്മാരാണെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നാർ ശ്രേഷ്ഠനാണെന്നോ അങ്ങനെ ഒരു താരതമ്യം ചെയ്യാതെ ഭഗവാൻ പറയുന്ന എന്താണോ, അവ്യക്ത മാർഗത്തിൽ സഞ്ചരിക്കുക എന്നിരുന്നത് വളരെ ക്ലേശകരമായ ഒന്നാണ് എന്ന് അർജുനോട് പറയുകയാണ്. തേഷാം അവ്യക്ത ആസക്ത ചേത, അവ്യക്തത്തിൽ ആസക്തമായ ചേതസ്സോടുകൂടി അവർക്ക് ക്ലേശ അധികതര, അവരുടെ ക്ലേശം അധികമാണ്, അധികതരമാണ്. അവ്യക്താഗതി, അവ്യക്തമായ ഗതി, ദേഹവദ്ധി, ദേഹാഭിമാനികളാൽ ദുഃഖം അവാപ്യതയെ, വളരെ ദുഃഖകരമായിട്ടാണ് പ്രാപിക്കപ്പെടുന്നത്. അനായാസമല്ല ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ഇനി എളുപ്പമുള്ള വഴിയെക്കുറിച്ച് പറയുന്നു. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഏതു സർവാണി കർമാണി മൈശ്വരേ സന്യസ്യ. മറ്റു ചിലരുണ്ട് ഇത്തരം കൃഷ്ടപരമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനൊന്നും അവരോരും പെടുന്നില്ല. കാരണം അവരുടെ ദേഹാഭിമാനത്തിൽ നിന്നും അതുകൊണ്ട് ഇത്തരം മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ക്ലിഷ്ടമാണെന്ന് അവർക്കറിയാം. അപ്പോൾ നിർഗുണാസക്തന്മാരല്ല അവർ. അവരെന്ത് ചെയ്യുന്നു? ഭക്തന്മാരെ കുറിച്ച് പറയുന്നുള്ളത്, അവർ ഈശ്വരനെ ഭജിക്കുന്നു. ഹഠാത്തെയും ദേഹാഭിമാനത്തെയും മറ്റും മാറ്റിയിട്ട്, ബലം പ്രയോഗിച്ച് മാറ്റി നിർഗുണഭാവത്തെ പ്രാപിക്കാനൊന്നും അവർ ഒരുമ്പെടുന്നില്ല. മറിച്ച് സർവാണി കർമാണി, തന്റെ സർവ പ്രവൃത്തികളെയും മൈശ്വരി സന്യസ്യ, ഈശ്വരനിൽ സമർപ്പിച്ചിട്ട്. അത് നമ്മൾ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അത് ഏതെല്ലാം രീതിയിൽ സാധ്യമാകുന്നു. അവരെന്ത് ചെയ്യുന്നു? മത്പരാഹ അഹം പരോ യേശാന്തി മത്പരാഹ, ഈശ്വരനെ തന്നെ പരവുമായി കരുതി. മത്പരാഹ സന്ത, ഈശ്വരനെ പരവുമായി കരുതി എന്ന് പറയുമ്പോൾ ഈശ്വരനിൽ പരമമായ ഭക്തിയുള്ളവരായി, ഈശ്വരനെ പരമമായി ആശ്രയിക്കുന്നവരായി, ഈശ്വരനെ പരമമായി കാണുന്നവരായി എന്ന് പറയുമ്പോൾ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞ അവ്യക്ത ആരാധനയല്ല. ഒരു ഈശ്വരനെ കാണുന്നത് തനിക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലാണ്. തന്റെ മനസ്സിനും ബുദ്ധിക്കുമെല്ലാം സ്വീകാര്യമായ ഒരു ഈശ്വരനെയാണ് അവർ കാണുന്നത്. മനസ്സിന് ഉൾക്കൊള്ളാവുന്നുള്ള ഈശ്വരൻ, ഈശ്വരൻ അനന്തനാണ്, അപരിമേയനാണ്, അതൊക്കെ തത്വത്തിൽ. പക്ഷെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈശ്വരൻ തന്നെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാവുന്നുള്ളവനാണ്. താൻ മനസ്സിലാക്കിയ ഈശ്വരനെയാണ് ആരാധിക്കുന്നത്. ഭക്താഹ സഗുണം ചതുർഭുജാദി വിഗ്രഹരൂപം. ചിലരങ്ങനെ, ചില ഭക്തന്മാരങ്ങനെയാണ്. ചതുർഭുജാദി വിഗ്രഹരൂപത്തിലുള്ള ഈശ്വരൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലത് ഒതുങ്ങുന്നതാണ്. ഈശ്വരന്റെ അനന്തശക്തിയും അനന്തവീര്യവും ഒന്നും അവന്റെ മനസ്സിൽ ഒതുങ്ങുന്നതല്ലെങ്കിലും ഈ ചതുർഭുജാദി രൂപം അതവന്റെ മനസ്സിൽ ഒതുങ്ങുന്നതാണ്. വിശ്വരൂപം അതവന് ഭാവന ചെയ്യാവുന്നതാണ്. അപ്പോൾ അവന്റെ ഭാവനയ്ക്കനുസൃതമായ, അവന്റെ കൽപ്പനയ്ക്കനുസൃതമായ ഈശ്വരനെ അവൻ പരമമായി ആശ്രയിച്ചിട്ട് സന്തഹ അനന്യനൈവ അവിദ്യമാനം അന്യ ആലംബനം വിശ്വരൂപം ദൈവം ആത്മാനം മുക്ത്വാ യേശിസു അനന്യ അനന്യനൈവ. സാധാരണ അനന്യ ശബ്ദം വന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ ഇങ്ങനെ വ്യാഖ്യാനിക്കാറില്ല. പക്ഷെ ഈ ഒരു പ്രകടനം വന്നപ്പോൾ, കാരണം ശങ്കരാചാര്യന്റെ അദ്വൈതത്തിന് നിരക്കുന്നതല്ല, അനന്യഭാവത്തിൽ എന്ന് പറഞ്ഞാൽ എന്തു പറയും, സാധാരണ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്, ആത്മഭാവത്തിൽ അഭിന്നമായി താൻ തന്നെയാണ് ഈശ്വരൻ, ഇങ്ങനെ അങ്ങനെയാണ് ഇതുവരെ വ്യാഖ്യാനിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലും. പക്ഷെ ഇവിടെ ആ ഒരു സന്ദർഭമല്ല, സന്ദർഭമനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ ഭാഷ്യകാരൻ തയ്യാറാണ്. അതുകൊണ്ട് പറയുന്നു അനന്യനൈവ അവിദ്യമാനം അന്യദാലംബനം, മറ്റൊരു ആലംബനത്തെ ആശ്രയിക്കാത്ത മനസ്സാണ് ഭക്തന്റെ. എന്താണ് വിശ്വരൂപം ദൈവം ആത്മാനം മുക്തം. ആ ഭക്തന്റെ മനസ്സ് അവിശ്വരൂപനായിരിക്കുന്ന ദേവനെ ഒഴികെ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ആ വിശ്വരൂപത്തിൽ തന്നെ ഈശ്വരന്റെ മായാമയമായ രൂപത്തിൽ അല്ലെങ്കിൽ ചതുർഭുജ രൂപത്തിൽ ഏത് ഭാവനയാണോ അവന്റെ മനസ്സിൽ ഭവിക്കുന്നത് ആ ഭാവനയിൽ, അങ്ങനെയുള്ള വിശ്വരൂപം ദേവം ആത്മാനം വിശ്വരൂപനായിരിക്കുന്ന ആ പരമദേവൻ ആയിരിക്കുന്ന പരമാത്മാവല്ലാതെ അവന്റെ മനസ്സിന് വേറൊരു ആലംബനമില്ല. അവൻ നിർഗുണത്തെയൊന്നും ആശ്രയിക്കുന്നില്ല, അവനൊന്നിനെയും നിഷേധിക്കുന്നില്ല. നീതി നീതി എന്ന് പറഞ്ഞു അവന്റെ ശരീരാഭിമാനം ഉൾപ്പെടെയുള്ളതിനെ നിഷേധിക്കുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. മറിച്ച് അവനെന്ത് ചെയ്യുന്നു, അവന്റെ മനസ്സിന് ആലംബനമായിരിക്കുന്ന, അവന്റെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു ഈശ്വരൻ, അതിനെ അവൻ എന്ത് ചെയ്യുന്നു, അനന്യമായി അനന്യനൈവ യോഗേന, അതിനെ പരവുമായ ആശ്രയമായി അവൻ ഭജിക്കുന്നു. ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ അവന്റെ മനസ്സിൽ അവൻ കാണുന്നു. കാരണം ഈശ്വരനെ സാക്ഷാത്കരിച്ചിട്ടാർക്കും ഭജിക്കാനൊക്കത്തില്ല. സാക്ഷാത്കരിച്ചാൽ പിന്നെ ഭജനയുടെ ആവശ്യം. അപ്പം ഈശ്വരനെ ഭജിക്കുന്നതിന് മുമ്പ് അവൻ കാണുന്ന ഈശ്വരനെ ഏതാണ്? അവൻ സാക്ഷാത്കരിച്ച് ഈശ്വരന്റെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് മുമ്പ് സാധകനായി അവൻ കാണുന്ന ഈശ്വരനേതാണ്? അത് ശരിക്കും അവന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന ഈശ്വരനാണ്, അവന്റെ ഭാവന ജനിപ്പിക്കുന്ന ഒരു ഈശ്വരനാണ്. പക്ഷെ അവന്റെ ഭാവന ജനിപ്പിക്കുന്ന, അവന് അങ്ങനെ ഒരു ഭാവന ഉണ്ടാക്കുന്നത് ശാസ്ത്രവും ഗുരുവും പൂർവ്വ സംസ്കാരവും ഈശ്വരാനുഗ്രഹവും ഇതെല്ലാം കാരണമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഈശ്വരഭാവന ഉയരുന്നു. അതുകൊണ്ട് പലരും ചോദിക്കും, ഈശ്വരനെ മനുഷ്യൻ സൃഷ്ടിച്ചതല്ലേ, മനുഷ്യന്റെ മനസ്സിന്റെ സൃഷ്ടിയല്ലേ ഈശ്വരൻ എന്ന് ചോദിക്കും. അത് സത്യമാണ്. കാരണം ഈശ്വരനെ നേരിട്ടാരും സാക്ഷാത്കരിച്ചിട്ട് പിന്നെ ഉപാസിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഇവിടെ പറഞ്ഞത് ചതുർഭുജാദി വിഗ്രഹരൂപം വിശ്വരൂപം ഇതെല്ലാം അവൻ്റെ മനസ്സിൻ്റെ ഭാവനയാണ്. ശരി, അർജുനനെ സംബന്ധിച്ച് പറയാൻ എന്താണോ, അതൊന്നും അർജുനന്റെ ഭാവനയായിരുന്നില്ല. അർജുനൻ നേരിട്ട് കണ്ടതാണ്. നമ്മൾ നേരിട്ട് കാണുന്നതിന് നമ്മുടെ ഭാവനയെന്ന് പറയാൻ പറ്റത്തില്ല. സ്വപ്നം കാണുന്നു ഭാവനയാണ്, മനോരഥം ഭാവനയാണ്. പക്ഷെ നേരിട്ട് കാണുന്നതിന് എന്താണ് നമ്മൾ ഭാവനയെന്ന് തന്നെ പറയുന്നതിന് എന്ന് പറയുന്നത് പ്രത്യക്ഷമെന്ന് പറയും. അപ്പൊ അർജുനൻ അവിടെ കണ്ടതെല്ലാം അർജുനന്റെ മനസ്സിന്റെ സൃഷ്ടിയല്ല, മറിച്ച് എന്താണോ അർജുനന്റെ പ്രത്യക്ഷമാണ്. സാധാരണ വേദാന്തികൾ പറയും എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് പറയും. നമ്മൾ ഇതായിട്ട് പറയാറുണ്ട്, ഇതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് പറയും. ചിന്തിക്കാതെ പറയുന്ന മനസ്സിനങ്ങനെ സൃഷ്ടിക്കാനൊന്നും പറ്റത്തില്ല. ഈ കാണുന്നതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണെന്ന് ഒരാൾ പറഞ്ഞിരിക്കട്ടെ, എന്റെ മുമ്പിൽ ഇവിടെ ഒരു വാച്ചിരിക്കുന്നു, എന്താണ്, എന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും കൂടെ ഒരു വാച്ചിനെ സൃഷ്ടിക്കട്ടെ, ഇപ്പുറത്തെ സൈഡിന് മനസ്സുകൊണ്ട്. എന്നാ പിന്നെ ഈ കാശ് മുടക്കേണ്ട കാര്യം, എത്ര സമ്പന്നന്മാരാകും. നമുക്കെല്ലാം മനസ്സുകൊണ്ടങ്ങ് സൃഷ്ടിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്നത് പോലെ ഒരു വാച്ച് ഇപ്പുറത്ത് സൃഷ്ടിക്കും. ഏതെങ്കിലും വേദാന്തിക്ക് കഴിയുമോ, അദ്വൈതിക്ക് കഴിയുമെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലോ. പക്ഷെ ആൾക്കാർ പറയുന്ന ഏറ്റു പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ചിന്തിക്കാതെ, എന്താണ് ഇതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ്. പക്ഷെ വിശക്കുമ്പോഴും മനസ്സുകൊണ്ട് വയറ്റിനകത്ത് ഭക്ഷണത്തെ സൃഷ്ടിക്കാമെന്ന് പറ്റുമോ? എന്ന് കഴിഞ്ഞാൽ എളുപ്പമായി ഭക്ഷണം കഴിക്കുന്ന ജോലി കൂടി ലാഭിക്കും. കാരണം വേദാന്തം എന്ന് പറയുന്നത് അലസന്മാരുടെ പണിയാണ്. അപ്പോ മറ്റൊരു പണിയില്ലാത്തവർക്ക് ഒരു ചിന്തിക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ ഇവന് എല്ലാം മനസ്സുകൊണ്ടാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ വിശപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തെ മനസ്സുകൊണ്ട് വയറ്റിനകത്ത് സൃഷ്ടിക്കും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയില്ല, ഭക്ഷണം കഴിക്കുന്ന ജോലിയില്ല. അത് കഴിയുന്നില്ലല്ല. അത് കഴിയാത്തവനെങ്ങനെയാണ് പറയുന്നത്? ഇപ്പം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിൻ്റെ സൃഷ്ടിയല്ല, പ്രത്യക്ഷം മനസ്സിൻ്റെ സൃഷ്ടിയല്ല. പ്രത്യക്ഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സൃഷ്ടിയുണ്ട് ഒരുപാട്. എന്താണ്, വിശന്നിരിക്കുമ്പോൾ ധ്യാനിക്കുകയാണ് പാൽപായസം, അത് മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അവൻ കാണുന്ന പാൽപായസം അത് മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അല്ല, ഈ കാണുന്നത് മനസ്സിൻ്റെ സൃഷ്ടിയല്ല. അതെന്ത് ചെയ്യുന്നു ഇതിനെ? അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ത് പറയുന്നത്? പ്രത്യക്ഷം സാക്ഷികൾക്ക് വിഷയമാകുന്നതാണ്, അത് വ്യവഹാരയോഗ്യമായ കാര്യമാണ്. അപ്പോൾ പല ജോലിക്കൊക്കെ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച വേദാന്തം തൽക്കാലം അതൊക്കെ മറന്നു കളയുക. അത് ഇതും കൂടെ ഒഴിക്കാതിരിക്കുക. മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അർജുനൻ ഇവിടെ കണ്ടത് എന്താണ്? മനസ്സിൻ്റെ സൃഷ്ടിയല്ല, മറിച്ചോ അർജുനൻ നേരിട്ട് കാണുകയാണ്. അർജുനൻ കാണുന്നത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷ യോഗ്യമായ ഒന്നിനെ ഒരിക്കലും മനസ്സുകൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമേ അല്ല. അങ്ങനെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ച വ്യവഹാരമല്ല അസ്തവ്യസ്തമായി പോകും. ഓരോരുത്തരും മനസ്സുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതിനെയൊക്കെ സൃഷ്ടിക്കും. ഇപ്പം മഴയാണ്, ഞാൻ മനസ്സുകൊണ്ട് മഴയെ സൃഷ്ടിക്കുമ്പോൾ വേറൊരാൾ മനസ്സുകൊണ്ട് വെയിലിനെ സൃഷ്ടിക്കും. വാകെ കുഴപ്പമാകും. നമുക്ക് പിന്നെ എന്താ, എനിക്ക് മഴയാണെങ്കിൽ വേറൊരാൾക്ക് വെയിൽ, വേറൊരാൾക്ക് തണുപ്പ്, വേറൊരാൾക്ക് ചൂട്. ഇത് വളരെ സ്പഷ്ടമായിരിക്കെ പറയും, എന്താണ് നിങ്ങൾക്ക്, ഞാൻ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതാണ്. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പറയുന്നതാണ്, ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ഗുരുവിൻ്റെ അത്ഭുതകരമായ സിദ്ധാന്തം രണ്ട് ശിഷ്യന്മാർ കൈയടിക്കുകയും ചെയ്യും. അതല്ല ഇവിടെ എന്താണ്, ഇവിടെ പ്രത്യക്ഷമായത് മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഈശ്വരനെ പ്രത്യക്ഷമാക്കിയിട്ട് പിന്നെ ഉപാസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവനെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കും ആദ്യം. വിശ്വരൂപം അർജുനന് പ്രത്യക്ഷമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ കൽപ്പനയാണ്, ഭാവനയാണ്. അർജുനൻ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സങ്കല്പിക്കുന്നു. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അത് മനസ്സിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് ആൾക്കാർ പറയുന്നത് എന്താണ്, ഈശ്വരൻ എന്നെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ ഈ അർത്ഥത്തിൽ ശരിയാണ്. എന്തുകൊണ്ട്, തനിക്ക് ധ്യേയമായിരിക്കുന്ന ഈശ്വരന്റെ രൂപം അത് തൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയല്ല, തൻ്റെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവനയാണ്, ഈശ്വര തത്വമല്ല. ആണ് വ്യത്യാസം. മനുഷ്യന്റെ മനസ്സ് ഈശ്വരനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വര തത്വത്തെ സൃഷ്ടിച്ചു എന്നർത്ഥമില്ല, മറിച്ച് തൻ്റെ ധ്യേയമായ രൂപത്തെ തൻ്റെ മനസ്സ് സൃഷ്ടിച്ചാണ്. ഇപ്പൊ ധ്യാന ശ്ലോകം നമ്മൾ പഠിക്കുന്നു, നമ്മളെ മനസ്സിന് എന്ത് വരുന്നു, ആ ശ്ലോകാർത്ഥത്തിനനുസരിച്ചുള്ള ഭാവന വരുന്നു. അതാണ് നമ്മൾ ധ്യാനിക്കുന്ന ഈശ്വരൻ, അത് പ്രത്യക്ഷമാണ്. അത് പിന്നീട് പ്രത്യക്ഷമായി വരുന്ന അവസ്ഥ, അതാണ് അർജുനൻ അനുഭവപ്പെട്ടത്. അതാണ് ഭാവനയും പ്രത്യക്ഷവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ അങ്ങനെയുള്ള വിശ്വരൂപം, ആ വിശ്വരൂപത്തെ ധ്യാനിക്കുക. അവിടെ എന്തുകൊണ്ടാണ് അത് അനായാസമായിരിക്കുന്നത്? എന്തുകൊണ്ട്? കാരണം അവിടെ തൻ്റെ മുമ്പിലൊന്നുണ്ട്, അവിടെ അവ്യക്തത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. മായാമയമായ വിശ്വരൂപം തൻ്റെ മുമ്പിലുണ്ട്. ആ തൻ്റെ മുമ്പിലെന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സിലുണ്ട്. അതിനെ മനസ്സുകൊണ്ട് തന്നെ ധ്യാനിച്ചാൽ മതി. ഈശ്വര തത്വത്തെയാണെങ്കിലോ, ഈശ്വര തത്വത്തെ തൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാമെന്നുള്ള നിലയ്ക്ക് താത്വികമായി ഉൾക്കൊള്ളുന്നു. ആ തത്വത്തെ ഉൾക്കൊള്ളുന്ന എങ്ങനെ? അതാണ് ഈശ്വരൻ അനന്ത അപരിമിതമായ അപരിമേയമായ ഗുണങ്ങളുള്ളവനാണ്, അനന്ത കല്യാണ ഗുണനിധിയാണ്, അനന്ത ശക്തികളുള്ളവനാണ്, പരമകാരുണികനാണ്. അത് ഈശ്വരനെ താത്വികമായി ഉൾക്കൊള്ളുന്നു. അവിടെയും മനസ്സിന് ആലംബനമുണ്ടെന്താണ്? ഈശ്വരന്റെ അനന്തമായ വൈഭവങ്ങൾ, ഈശ്വരന്റെ അനന്തമായ വിഭൂതികൾ, ഈശ്വരന്റെ അപാരമായ മഹിമ, ഈശ്വരന്റെ അപാരമായ കരുണ, ഇതെല്ലാം എൻ്റെ മനസ്സിന് ആലംബമായി നിൽക്കുന്നു. അതാണ് സഗുണ ആരാധന. അങ്ങനെയുള്ള ഒരു ഈശ്വര തത്വത്തെ മനസ്സിൽ ധരിച്ചിട്ട് തൻ്റെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്ന ആ രൂപത്തെ, ചതുർഭുജാതി രൂപത്തെ, അനന്യഭാവത്തിൽ മറ്റൊരാശ്രയമില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞ അവനെ ഭജിക്കുന്നു. ഭജിക്കുക എന്ന് പറയുന്നത് എന്ത്? ആ രൂപത്തെ ധ്യാനിക്കുക, ആ തത്വത്തെ, താൻ ധരിച്ചിരിക്കുന്ന ഈശ്വരന്റെ അനേക ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന തത്വത്തെ. അതിനെക്കുറിച്ച് ചിന്തിക്കുക. സഗുണ ഈശ്വരൻ എന്ന് പറയും, ഗുണങ്ങളുള്ള ഈശ്വരൻ എന്ന് പറയും. എന്താണ് ഗുണങ്ങൾ? ഈശ്വരന്റെ ഗുണങ്ങളായി പറയുന്നത് ഇതാണ്: അനന്തവീര്യം, അനന്തമഹിമ, അനന്തശക്തി, അനന്തജ്ഞാനം. ഇങ്ങനെ പറയുന്നതാണ് ഈശ്വരന്റെ ഗുണങ്ങൾ. ആ ഗുണങ്ങളെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഈശ്വരനിൽ നിഗ്രഹ അനുഗ്രഹ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ഈശ്വരന് ശിക്ഷകനും രക്ഷകനുമായിട്ട് അവൻ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. ആ ഈശ്വരനെ അവൻ ഭജിക്കുന്നു. ആ ഭജനം എന്ന് പറയുന്നത് ആ ഈശ്വര തത്വത്തെ കുറിച്ച് ചിന്തിക്കുക. ആ ഈശ്വര തത്വത്തെ സംബന്ധിച്ച് അവനെങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്, അവന്റെ മനസ്സിൽ ഭാവന ചെയ്യുന്ന ആ രൂപത്തെ, മായാമയമായ രൂപമോ അല്ലെങ്കിൽ ചതുർഭുജ രൂപമോ അല്ലെങ്കിൽ അത് പുരുഷരൂപമോ സ്ത്രീ രൂപമോ ഏത് രൂപവുമാകാം, അവന്റെ വാസനയ്ക്കനുസരിച്ചുള്ള ആ രൂപത്തെ ധ്യാനിക്കുന്നു. ആ ഈശ്വരന്റെ മഹത്വത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ഭജിക്കുന്നു. ആ ഈശ്വരനെ ഭജിക്കുന്നതിന് വേണ്ടി, ആ ഈശ്വരനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, പൂജാദി കർമ്മങ്ങൾ ചെയ്യുന്നു. നേരത്തെ പറയുന്നു പത്രം, പുഷ്പം, ഫലം, തോയം, ഇതാണ് സഗുണോപാസന. അർച്ചാദികൾ ചെയ്യുന്നു, അർച്ചാദി കർമ്മങ്ങൾ ചെയ്യുന്നു. നിരന്തരം ഈശ്വരന്റെ തത്വത്തെയും ഈശ്വരന്റെ തത്വം എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ ഗുണങ്ങൾ, ഈശ്വരന്റെ അവിടെ തത്വം എന്ന് പറയുന്ന ഗുണമാണ്. അവ്യക്ത ഉപാസനയിൽ തത്വം എന്ന് പറയുന്നത് എന്താണ്? ആ ഗുണങ്ങളുടെ നിഷേധമാണ്. സഗുണോപാസനയിൽ തത്വം എന്ന് പറയുന്നത് എന്താണ്? ആ ഗുണങ്ങളെ സങ്കല്പിക്കുന്നതാണ്, ആ ഗുണങ്ങളിൽ മനസ്സുകൊണ്ട് ആരാധിക്കുന്നതാണ് ഈശ്വരന്റെ അപാരമായ കരുണയെ മനസ്സുകൊണ്ട് ആരാധിക്കുക. അപ്പോൾ അവിടെ ഗുണങ്ങളെ ആരാധിക്കുന്നു, മറ്റടുത്ത് ഗുണങ്ങളെ നിഷേധിക്കുന്നു. അപ്പോൾ ധ്യാനിക്കുക, ആ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുക, ആ തത്വത്തെ ആരാധിക്കുക മനസ്സുകൊണ്ടും ബാഹ്യമായി. വാക്കുകൊണ്ട് ആ തത്വത്തെ സ്തുതിക്കുക. ബാഹ്യമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നതാണ് പൂജാദി കാര്യം. ഇതെല്ലാം വരുമ്പോൾ എന്ത് വരുന്നു? അനന്യേന, അനന്യഭാവമായി. അങ്ങനെ വരുന്ന ഒരു മനുഷ്യന്റെ ലൗകിക ജീവിതം, വ്യാവഹാരിക ജീവിതം, ആ ജീവിതത്തിൽ അവൻ ഈശ്വരഭജനം മാത്രം ചെയ്താൽ പോരാ, മറ്റ് ജീവിത നിർവഹണത്തിന് ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിനാണ് കർമ്മമെന്ന് നമ്മൾ പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നു. ആ പ്രവൃത്തിയും അവിടെ അർപ്പിക്കുക, മൈ സന്യസ്യ, അതിനെയും ഈശ്വരനിൽ അർപ്പിക്കുന്നു. എന്നുവെച്ചാൽ അനന്തമായ ശക്തിക്ക്, അനന്തമായ ഈശ്വരന്റെ മഹിമയ്ക്ക് താൻ കീഴ്പ്പെടുന്നതായി ഭാവന ചെയ്തുകൊണ്ട് തൻ്റെതായ സർവത്തെയും, തൻ്റെ അഹന്ത ഉൾപ്പെടെ തൻ്റെ വാക് മനസ്സുകളെ കൊണ്ട് നിർവഹിക്കുന്ന, തൻ്റെ ശരീരത്തെ കൊണ്ട് നിർവഹിക്കുന്നതായ സർവകർമ്മത്തെയും ഈശ്വരനിൽ സമർപ്പിക്കുന്നു. അത് ഈശ്വരൻ്റെതാണെന്ന് ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഈശ്വരൻ്റെതാണെന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് അവിടെ സമർപ്പിക്കുന്നു. അതാണ് സമർപ്പണം. അങ്ങനെയുള്ള അനന്യഭാവത്തിൽ അതിന് അനന്യ താൻ അന്യന്യൈവ യോഗേന എന്നാണ് ഇവിടെ അദ്വൈതീയായ ശങ്കരാചാര്യരും അനന്യയോഗത്തെ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇന്ന ശ്ലോകം എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിലാതിരിക്കുന്നു ആ ശ്ലോകം ഒന്ന് പറയ്, ആ ശ്ലോകം ഒന്ന് വായിക്കും. ആ മയ്യാവേശ്യ മനോയേമാം ബാക്കി. അതെ, ഇതുപോലെ തന്നെയാണ് അവിടെ പറഞ്ഞ അതേ കാര്യം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു തരത്തിൽ ഓരോ ഭാഗത്തും പറയുമ്പോൾ ഒരു ഭാഗത്ത് പൊതുവേ ഒന്ന് തന്നെ, പക്ഷെ അല്പം വ്യത്യാസപ്പെടുത്തി പറയുന്നു. അപ്പൊ സ്വല്പ വ്യത്യാസങ്ങളോടുകൂടി പറയുന്നു. കാരണം ഒരേ ആശയത്തെ തന്നെ പല രീതിയിൽ പറയുന്നു. കാരണം എന്തുകൊണ്ട് പറഞ്ഞല്ലോ, ഇവിടെ സ്വീകരിക്കുന്ന ഒരാളല്ല പലരാണ്, പല മാനസിക തലത്തിൽ പല മനോനിലയിലാണ് ഇതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർ സ്വീകരിക്കത്തക്ക രീതിയിൽ അല്പസ്വല്പം വ്യത്യാസത്തോടുകൂടി പറയുന്നു. കാര്യം ഒന്ന് തന്നെയാണ്. തത്വത്തിലൊന്ന് തന്നെ, പക്ഷെ അതിന്റെ പ്രതിപാദനത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു, അത്രയേ ഉള്ളൂ. തേന അനന്യേനൈവ കേന യോഗേന സമാധിന മാം ധ്യായന്തഃ ചിന്തയന്തഃ ഉപാസതേ. അനന്യേനൈവ യോഗേന മാം ധ്യായന്തഃ. അങ്ങനെ അനന്യയോഗത്തിൽ, ഇവിടെ അനന്യയോഗം എന്ന് പറയുന്ന ഭക്തിയാണ്, ഈശ്വരഭക്തിയാണ്. അത് ഈശ്വരഭക്തി ഭജനമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ധരിക്കുന്ന ടൈം ടേബിൾ ഭക്തി അതാകാതിരിക്കാനാണ്. ടൈം ടേബിൾ ഭക്തി എന്ന് പറയുമ്പോൾ രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, പിന്നെ കുളി പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യുക, അപ്പോൾ വലിയ ഭക്തിയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ ലളിതാ സഹസ്രനാമം ചെയ്തു, അപ്പോൾ പൂർണ്ണമായ ഭക്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ ഭക്ഷണ കാര്യത്തിൽ വലിയ ഭക്തിയൊന്നുമില്ല. പിന്നെ ബാക്കി എന്തെങ്കിലും ഒന്നോ രണ്ടോ മണിക്കൂർ സേവനം, അവിടെയും കാര്യമായ ഭക്തി കാണത്തില്ല. പിന്നെ ബാക്കിയുള്ള സമയം കൂടെ കഴിയുന്നവൻ എന്തെങ്കിലും ഭാരം വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി. ഇതാണ് ടൈം ടേബിൾ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും കൃത്യമായി ചെയ്തു പോകുന്നു. അപ്പോൾ അത് കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രൊഫഷനാണ്. അതുകൊണ്ട് അത് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിച്ചേ പറ്റൂ. ഒരു ദിവസം എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തും. അപ്പോൾ അത്തരം ഒരു ഭക്തിയല്ല ഇവിടെ പറയുന്നത്. യോഗ്യന സമാധിന, ഭക്തന്റെ മനസ്സും എന്താണ്? സമാഹിതമായിരിക്കുന്നു എല്ലാ സമയത്തും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ്, ഇനി അടുത്ത് പറയും. ഭക്തി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ചിലർ മനസ്സുകൊണ്ടെങ്കിലും കരുതും ഇയാൾ ഭക്തന്മാരുടെ പ്രതിപക്ഷമാണ്, ഭക്തന്മാരോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. കാരണം അത് ഇനി വരുമ്പോൾ മനസ്സിലാവുക, അത് ഭക്തി അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് അടുത്ത് ഭഗവാൻ ഭക്തിയെക്കുറിച്ച് വിശദീകരിക്കും മനസ്സിലാവും. ഇപ്പൊ ഭക്തനും എന്തായിരിക്കുന്നു? സമാഹിതനായിരിക്കുന്നു. ഇത് സമാധിയിലാണ് ഭക്തനും കഴിയുന്നത്. യോഗേന പറയുന്നു, അതിന് ഭക്തി യോഗമെന്ന് പറഞ്ഞത് ഭക്തി യോഗമാണ്. നമ്മളെ സംബന്ധിച്ച് ഭക്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. പല പ്രോഗ്രാമുകൾ നമുക്കുണ്ട്, അതിലൊരു പ്രോഗ്രാമാണ്. ഇതങ്ങനെയല്ല. ഭക്തി എന്ന് പറയുന്നത് എന്താണോ? യോഗമാണ്, സമാധിന. മാം ധ്യായന്ത, ഭക്തന്റെ ചിത്തവും സദാ സമാധിയിലാണ്. മാം ധ്യായന്ത, ചിന്തയന്ത, ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട്. ഉപാസത്തെ, ഉപാസിക്കുന്നു. അനന്യമായ യോഗത്തിൽ അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞു നിർഗുണോപാസകൻ. നിർഗുണോപാസകൻ രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണെന്ന് പറയണം. ക്ലേശവാദികരസ്തേഷം, വളരെ ക്ലേശമാണ്, വളരെ പ്രയാസപ്പെട്ടേ പറ്റും. അപ്പോൾ ഭക്തിയാണെങ്കിലും ഇവിടെ പറയുന്നു അത് എളുപ്പമാണ്. ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുന്നു വിചാരിക്കുമ്പോൾ ഞാൻ എളുപ്പം രക്ഷപ്പെടും, മറ്റവൻ കഷ്ടപ്പെടുകയും ചെയ്യും. അവിടെ ഒരു സാഡിസം, എന്തായാലും അവൻ കഷ്ടപ്പെടുന്നല്ലോ, ഞാൻ എളുപ്പം രക്ഷപ്പെടുന്നുള്ളൂ, ഞാൻ ഭക്തനാണല്ലോ എന്ന് ധരിച്ചു പോകും. അതെല്ലാം ഭഗവാൻ ഇവിടെ തിരുത്തുന്നുണ്ട്. ഇനി വരുന്ന ഭാഗങ്ങൾ ഭക്തന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ അത് മനസ്സിലാവും. അവരൊക്കെ എന്താണ്, അവരെ കുറിച്ച് എന്താണ് നടത്ത് ഭഗവാൻ പറയുന്നു. ഏതു ആരാണോ സർവാണി കർമാണി മൈസന്യസ്യ, സർവ കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട്. സന്യാസം എന്ന് വെച്ചാൽ സമർപ്പണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ടെന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളെയും ചെയ്യാതിരുന്നിട്ടെന്നുള്ള അർത്ഥമല്ല, സന്യാസത്തിന് ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, ത്യാഗാർത്ഥം ഒഴിവാക്കുക എന്നുള്ള അർത്ഥം. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. സർവകർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട് മത്പരാഹ. അടുത്ത് ഭക്തന്റെ സന്യാസത്തെക്കുറിച്ചും പറയും, അത് വേറെ. ഇവിടെ പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ പറഞ്ഞ ശ്ലോകം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ശ്ലോകം പോലെയുള്ള ശ്ലോകം, നേരത്തെ പറഞ്ഞ അതേ ശ്ലോകമല്ല പറയുന്നത്. അല്പസ്വല്പ വ്യത്യാസം, സന്യാസം രണ്ടർത്ഥത്തിലും പ്രയോഗിക്കും ഗീതയിൽ. ചിലർത്ഥം എന്താണോ അത് സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ, മറ്റു ചിലടത്ത് അത് ത്യജിക്കുക എന്നുള്ള അർത്ഥത്തിൽ, രണ്ടും വരും. മൈ സന്യസ്യ മത്പരാഹ, എന്നെ തന്നെ പരമമായ ആശ്രയമായി കരുതുന്നവനായി. അനന്യനൈവ യോഗേന, അനന്യമായ യോഗത്തോടുകൂടി. മാം ധ്യായന്ത, എന്നെ ധ്യാനിച്ചുകൊണ്ട്. ഈ ഉപാസത ആരാണ് ഉപാസിക്കുന്നത്? അവിടെ തീരുന്നില്ല, അടുത്ത ശ്ലോകത്തിൽ തീരത്തുള്ളൂ. ഏത് സർവാണി കർമാണി മൈസന്യസ്യ മത്പരാഹ. അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാം അഹം സമദ്ധർത്ത സംസാരസാഗരാത് ഭവാമി നചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. തേഷാങ്കിം അവർക്കെന്ത് സംഭവിക്കുന്നു? പല ഭാഗങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, നമ്മയും ഭക്തപ്രണശ്ശേരി എന്റെ ഭക്തന് ഒരിക്കലും നാശം ഉണ്ടാകത്തില്ല. സർവപാപേഭ്യവും മോക്ഷയിഷ്യാമി, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഒരു പ്രതിജ്ഞ ഭഗവാൻ എടുക്കുന്നുണ്ട്. ഉറപ്പ് കൊടുക്കുകയാണ്, എന്താണ്? നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. അപ്പൊ ഈ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നു, അത് ഈ ഭഗവത്ഗീതയിലെ ഒരു പ്രത്യേകതയാണ്. മറ്റ് നമ്മൾ ഉപനിഷത്ത് വായിക്കുന്നിരിക്കട്ടെ, ചിന്തിക്കുന്നിരിക്കട്ടെ, അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിജ്ഞ നമുക്ക് കാണാൻ കഴിയത്തില്ല. അവിടെ പറയും തത്വമസി അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ തത്വമസി ചേതോ, നീ ആ പരമാത്മതത്വം തന്നെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആരാണോ ഉപദേശിക്കുന്നയാൾ പറയുന്ന എന്താണ്? ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. ഇതാണ് മനുഷ്യന് ഗീതയിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ആശ്വാസം. അങ്ങനെ ഒരു ഗുരു അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവം നേരിട്ട് പറയും, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നു. ഇതിനെ അനുകരിച്ചോ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുമാണ് മറ്റു പല മതഗ്രന്ഥങ്ങളിലും ഇതേ ആശയം വന്നിട്ടുള്ളത്. രക്ഷയെക്കുറിച്ചുള്ള ആശയം, രക്ഷിക്കാം എന്നുള്ള ആശയം, അതിവിടെ നിന്ന് പോയിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണോ തേഷാങ്കിയും തേഷാം മതുപാസന ഏകപരാണ, എന്റെ ഉപാസനയെ തന്നെ മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നവർ ഏകപരാണ, അത് തന്നെ മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നവർ. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അടുത്ത് പറയുന്നതാണ് സർവ ആരംഭ പരിത്യാഗി. ശരിയായ ഭക്തൻ എന്ന് പറയുന്നത് ശരിയായ സന്യാസിയാണ്. ഭക്തനാണ് ശരിയായ സന്യാസി. അവനിൽ കർമ്മസമർപ്പണമുണ്ട്, കർമ്മത്യാഗമുണ്ട്, രണ്ടുമുണ്ട്. രണ്ടും ഭക്തനുണ്ട്. ഇവിടെ ഇപ്പോൾ കർമ്മസമർപ്പണത്തെ കുറിച്ച് പറഞ്ഞു, ഇനി അടുത്ത് കർമ്മത്യാഗത്തെ കുറിച്ചും പറയും. കൊണ്ട് പറയുന്നത് എന്താണ്? മതുപാസനേകപരാണ്, അവനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ പ്രവൃത്തി ഈശ്വര ഉപാസനയാണ്. അത് സർവത്ര അനുസ്യൂതമായി നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മൾ ഭക്തി ഉണ്ടെങ്കിലും അത് ഏകപരന്മാരല്ല. ഭക്തിയെ തന്നെ മുഖ്യമായ ആശ്രമം നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് പല കാര്യങ്ങളുണ്ട്, പല ബിസിനസ്സുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഭക്തിയെ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ അഹം ഈശ്വര സമുദ്ധർത്ത, അങ്ങനെയുള്ളവനെ ഞാൻ സമുദ്ധരിക്കുന്നു. കാരണം അവന് വേണ്ടി ചെയ്യേണ്ട ജോലി എനിക്ക് ഒരുപാടുണ്ട് എന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ അവ്യക്താസക്ത ചേതസ, അവരെ കുറിച്ച് പറഞ്ഞു പറഞ്ഞല്ലോ ഞാൻ അവരെ സമുദ്ധരിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവരീശ്വരനെ അനന്യഭാവത്തിൽ പ്രാപിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇവിടെ പറയുന്ന അനന്യഭാവമല്ല, താത്വികമായ അനന്യഭാവത്തിൽ ഇവിടെ പരമ ആശ്രയമായി സ്വീകരിക്കുന്നത് കൊണ്ടുവരുന്ന, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ വരുന്നുകൊണ്ടുവരുന്ന അനന്യഭാവമാണ്. മറ്റിടത്ത് അങ്ങനെയല്ല, തത്വനിഷ്ഠമായ അനന്യഭാവമാണ്. ഇതാണ് രണ്ടെണ്ണം. അതുകൊണ്ടാണ് ഇവിടെ ക്ലേശമൊന്നും മറ്റും പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അവർ മുതിർന്നവരാണ്, അവരുടെ കാര്യം അവരെ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവരെ വിട്ടിരിക്കുകയാണ്. അവൻ ക്ലേശിച്ചോ കഷ്ടപ്പെട്ടോ എങ്ങനെയെങ്കിലും അവൻ കരകയറും എന്നുള്ള ഒരു ഉറപ്പിൽ അവനെ അങ്ങ് വിട്ടിരിക്കുകയാണ്. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി ഇളയ കുട്ടിയാണ്, അവന് കൂടുതൽ കെയർ കൊടുക്കുന്നു. അതുകൊണ്ട് അവനെ ഞാൻ എന്ത് ചെയ്യും? അവന് സമുദ്ധർത്ത, അവനെ ഞാൻ രക്ഷപ്പെടുത്തും. നനുക്കുധൈത്യാഹ മൃത്യു സംസാര സാഗരാത്, ഈ മൃത്യു സംസാര സാഗരത്തിൽ നിന്നും, അതായത് സാഗരത്തിൽ പതിച്ചു കഴിഞ്ഞ ഒരാൾ, നല്ലവണ്ണം നീന്തൽ അറിയാവുന്നവനാണെങ്കിൽ അവൻ നീന്തിക്കയറുന്നത് കരയിൽ നിന്ന് നോക്കി നിന്നാൽ മതി. അവൻ കഷ്ടപ്പെട്ട് ആയാസപ്പെട്ട് തിരകളോടെല്ലാം മല്ലടിച്ച് ഏതെങ്കിലും തരത്തിൽ കരപറ്റിയെന്നിരിക്കും, കരപറ്റിയില്ലെന്ന് വരിക്കും. ഇനി അതറിയാത്തവനാണെങ്കിലോ, സ്വയം നീന്താൻ കഴിയില്ലാത്തവനാണെങ്കിൽ അവനെ ഒന്നുകിൽ അതിലെടുത്തി ചാടി രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള എന്തെങ്കിലും ഒരു ഉപായങ്ങൾ അങ്ങോട്ട് ഇറക്കിക്കൊടുക്കും, വള്ളമോ കയറോ എന്തെങ്കിലും തന്നെ. അങ്ങനെ രണ്ടു തരത്തിലാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞു, അവർ വളരെ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് അവർ രക്ഷപ്പെടുന്നു. അവരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, രക്ഷപ്പെടാതിരിക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഈശ്വരൻ, കാരണം ഈശ്വരനെ നിർഗുണമായി കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നിർഗുണനായി തന്നെ ഇരിക്കും. ഈശ്വരൻ ഇതിനൊന്നും ഇടപെടാൻ വരത്തില്ല. ഈശ്വരനെ സഗുണനായി കൽപ്പിച്ചു കഴിഞ്ഞാലോ, ഈശ്വരന്റെ കരുണയിലും മഹിമയിലും ഒക്കെ വിശ്വസിക്കുമ്പോൾ എന്ത് വരുന്നു? ഈശ്വരൻ അങ്ങനെ നോക്കിയിരിക്കത്തില്ല, ഈശ്വരൻ ഇടപെടും. ആ ഇടപെടുന്ന രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. സമുദ്ധരത്ത മൃത്യു സംസാര സാഗര, ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തന്റെ കാര്യത്തിൽ ഈശ്വരൻ ഇടപെട്ടേ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈശ്വരൻ നേരിട്ടിടപെടുന്നു. അവനെന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നൽകിക്കൊണ്ട് അവനെ രക്ഷപ്പെടുത്തുന്നു. മൃത്യുയുക്ത സംസാരോ മൃത്യു സംസാര, മൃത്യുയുക്തമായിരിക്കുന്ന സംസാരം നിറഞ്ഞ ജീവിതം, അതാണ് മൃത്യു സംസാരം. ജീവന്മാരുടെ ഈ ജീവിതത്തെയാണ് സംസാരം എന്ന് പറയുന്നത്. അത് എപ്പോഴും മരണത്തോടുകൂടിയിരിക്കുന്നു. മരണം എന്ന് പറയുന്നത് എന്താണോ, ഒരു തരത്തിൽ മരണമെന്ന് പറയുന്നത് തൽക്കാലത്തേക്കെങ്കിലും ജീവനെ ഈശ്വരൻ നിന്ന് അകറ്റി കളയുന്നതാണ്. ഈശ്വരൻ നിന്ന് ജീവനെ അകറ്റിക്കളയുന്നു. എങ്ങനെയാണ് ഒരു ജീവന് ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള അവസരത്തെ അവൻ നഷ്ടപ്പെടുത്തുന്നതാണ് മരണം. മരണം എന്ന് പറയുന്നതാണ് അവൻ സ്വയം നഷ്ടപ്പെടുത്തുന്നത്. അതാണ് മരണം കൊണ്ട് സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? അവൻ അജ്ഞനായി ജനിക്കുന്നു, അജ്ഞനായി ജീവിക്കുന്നു, അജ്ഞനായി തന്നെ മരിക്കുന്നു. അപ്പോൾ അവന് ഒരു അവസരം നഷ്ടപ്പെട്ടു. വീണ്ടും അവനെ ഈശ്വരം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? എവിടെയെങ്കിലും, അത് ശേതദ്വീപിലായാലും കൊള്ളാം, ഭൂമിയിലായാലും കൊള്ളാം, മറ്റേതെങ്കിലും ലോകങ്ങളിലായാലും കൊള്ളാം, അവിടെ വീണ്ടും അവന് ജനിക്കേണ്ടി വരുന്നു. എന്തായാലും ജനിച്ചേ പറ്റും. ജനിച്ചിട്ട് വീണ്ടും അവന് ഈശ്വരനെ പ്രാപിക്കേണ്ടി വരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? മരണം ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തുന്നു. ചില രീതിക്കുമ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നവർ മരണത്തിന് ശേഷം വീണ്ടും ഉയർന്ന് ജന്മം കിട്ടുകയാണ്. അപ്പോൾ വീണ്ടും അവർ ഈശ്വരനോട് അടുക്കുകയല്ലേ. അപ്പോൾ മനുഷ്യന് ആ ജന്മം കൊടുത്തിരിക്കുന്നത് മരിച്ചിട്ട് വീണ്ടും ഉയർന്ന് ജന്മം എടുക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സ് ജനിച്ചിട്ട് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കഴിയാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അവന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പിന്നെ മറ്റ് ജന്മത്തെക്കുറിച്ച് ചിന്ത വരുന്നതും മറ്റ് ലോകങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ വരുന്നതും പിന്നെ ഉയർന്നതും താഴ്ന്നതുമായ കൽപ്പനകളെല്ലാം വരുന്നത്. പക്ഷെ അതിനു മുമ്പ് അവന് നിറവേറ്റേണ്ട ഒരു ദൗത്യം ഉണ്ടതാണ്, അത് ഈശ്വരനെ പ്രാപിക്കുക. മരണം എന്ത് ചെയ്യുന്നു? അതിനെ അവന് നഗറ്റിക്കളയുന്നു, ആ അവസരത്തെ അവന് നഷ്ടപ്പെടുന്നു. അപ്പോൾ മരണം കൊണ്ടൊരു കാര്യം ഉറപ്പ് വരുന്നു, എന്താണ്? അവൻ ഈശ്വരനെ പ്രാപിച്ചില്ല. പക്ഷെ മരണത്തെ ഒഴിവാക്കിയാലോ അവൻ ഈശ്വരനെ പ്രാപിച്ചിരിക്കുന്നു, അവൻ മുക്തനായിരിക്കുന്നു, അവൻ നിത്യജീവൻ എന്ന് പറയും. അതിനെ അവൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നിത്യജീവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ മൃത്യുയുക്തമായ സംസാരത്തിൽ നിന്നും ഈശ്വരനിൽ നിന്നും അകന്നുപോയതായ ആ ജീവിതത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? സൈവ സാഗര യുവ സാഗര പറയുന്നു. അത് മൃത്യു സംസാരം എന്ന് പറഞ്ഞിട്ടാണ് സാഗരം എന്ന് പറഞ്ഞു. എപ്പോഴും ജീവിതത്തെ ഉപമിക്കുന്നത് സാഗരത്തോടാണ്. കാരണം അതിൻ്റെ അന്തം അറിയാൻ വയ്യ, അതിൻ്റെ ആഴം അറിയാൻ വയ്യ, അതിനെ മറികടക്കുക ദുഷ്കരമാണ്. ജീവിതമായിട്ട് തന്നെ ഒരുപാട് സമാനതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രൂപകമായി സാറിന് ഉപയോഗിക്കാറുണ്ട്. അത് സാഗര ഇവ സാഗര, ഒരു സാഗരത്തെ പോലെ ദുസ്തരത്വ മറികടക്കാൻ, അതിനെ മുറിച്ചു കടക്കുന്നത് പ്രയാസമുള്ളതാണ്. തസ്മാത് മൃത്യു സംസാര സാഗര. അങ്ങനെയുള്ള ഭഗവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് ബോധ്യം വരുന്നു? ഈ മൃത്യു സംസാരം ഒരു സാഗരം തന്നെയാണ്. മറ്റൊരു അവലംബം കൂടാതെ ഇതിനെ തരണം ചെയ്യാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ സാഗരത്തോട് മിക്കുന്നത്. കാരണം ചെറിയ കുളങ്ങൾ നദികളൊക്കെ ആണെങ്കിൽ മനുഷ്യനവന്റെ ബാഹുബലം കൊണ്ട് അവനതിനെ തരണം ചെയ്യാം. സ്വന്തം ശക്തി കൊണ്ട്, സ്വന്തം പരിശ്രമം കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം കഴിവുകളെ കൊണ്ടെല്ലാം അത് തരണം ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര സമർത്ഥനാണെങ്കിലും ശരി, ആ ജീവന് അല്ലെങ്കിൽ മനുഷ്യന് ഈ സമുദ്രത്തെ സ്വന്തം ബാഹുബലം കൊണ്ട് തരണം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അവന് മറ്റെന്തെങ്കിലും ഒരു ആശ്രയം കൂടിയേ തീരൂ. തന്റെ ശക്തിക്കപ്പുറമുള്ള ഒരാശ്രയം, അത് വള്ളമോ കപ്പലോ ചങ്ങാടമോ എന്തെങ്കിലും, അവന് മറ്റൊന്നിനെ ആശ്രയിക്കാതെ സമുദ്ര തരണം മനുഷ്യന് അസാധ്യം തന്നെ. അപ്പോൾ മറ്റൊരു ആശ്രയത്തെ കൂടാതെ തരണം ചെയ്യാൻ അസാധ്യമായത് എന്നുള്ള നിലയ്ക്കാണ് ഈ സമുദ്രത്തെ ഉദാഹരണമായിട്ടെടുത്ത് കാണിക്കുന്നത്. ഇവിടെ ഈ ജീവിതമാകുന്ന സംസാരത്തെ തരണം ചെയ്യുന്നതിന് ജീവന് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ആലംബനത്തെ സ്വീകരിച്ചേ തീരും, അല്ലെങ്കിൽ അവന് തരണം ചെയ്യാൻ സാധ്യമല്ല. അതുകൂടിക്കൊണ്ടാണ് ഈ മൃത്യു സംസാരത്തെ സാഗരമായിട്ട് വർണ്ണിക്കുന്നത്. മറ്റൊരാശ്രയം കൂടാതെ തരണം ചെയ്യാൻ അസാധ്യമായത്. അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആര്? സഗുണനായ ഈശ്വരൻ. നമ്മുടെ ബ്രഹ്മതത്വത്തെ കുറിച്ചല്ല പറയുന്നു. ആ സഗുണനായിരിക്കുന്ന ഈശ്വരനെ ആ ഈശ്വരന്റെ ഭജന കൂടാതെ, ആ ഈശ്വരന്റെ ആരാധന കൂടാതെ, ആ ഈശ്വരന്റെ അർച്ചന കൂടാതെ, ഈശ്വരനുള്ള ഭക്തി കൂടാതെ ഈ സംസാര സാഗരത്തെ ഒരു ജീവന് തരണം ചെയ്യാൻ അസാധ്യമാണ് തീർത്തും. അതുകൊണ്ട് തസ്മാത് മൃത്യു സംസാര സാഗര. ആ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് അഹം തേഷാം സമുദ്ധർത്ത ഭവാമി നജരാ, അവനെ ഞാൻ സമുദ്ധരിക്കുന്നു, രക്ഷപ്പെടുത്തുന്നു, മറുകര കടത്തുന്നു. നജര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവനെന്നെ ആശ്രയിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട അവൻ അശക്തനാണെന്ന് അവന് സ്വയം ബോധ്യപ്പെടുന്നു. അശക്തനാണെന്ന് സ്വയം ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ അഹന്തയെ അവൻ സ്വയം തിരിക്കുന്നു. അത് ഈശ്വരന് ബോധ്യപ്പെടണം. അവൻ എന്നെ അർത്ഥിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണെന്ന് അവന് എന്ന് ഈശ്വരന് സ്വയം ബോധ്യപ്പെടുമ്പോൾ എന്തു പറയുന്നു? നജരാ, പിന്നെ താമസമില്ല. ഇവനെ മോചിപ്പിക്കുന്നതിന് പിന്നെ കാലവിളംബം വരാറില്ല. ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് യാതൊരു അലംഭാവും വരാറില്ല, യാതൊരു കാലതാമസവും വരാറില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഉടൻ തന്നെ എന്നർത്ഥം. അച്ചരാ, വേഗത്തിൽ തന്നെ, ഒരു കാലതാമസവും വരുത്താതെ തന്നെ അവൻ മോചിപ്പിക്കുന്നു. അപ്പോൾ പലരും പറയാറുണ്ട്, എത്രയോ കാലം കൊണ്ട് ഭജിക്കുന്നു, എത്ര ജന്മങ്ങൾ കൊണ്ട് ഭജിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ നിന്നും ഈ സംസാരത്തിൽ നിന്നും മോക്ഷം കിട്ടാത്തത്? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഭഗവൻ പറയുന്ന എന്താണ്? ഞാനൊരിക്കലും സമയം കളയാറില്ല, ഞാനൊരിക്കലും വെയിറ്റ് ചെയ്യാറില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് ഇവനെ മോചിപ്പിക്കാൻ. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ വിചാരിക്കാറില്ല. ഞാൻ വളരെ അതിവേഗത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. ഇവൻ ഇതിന് ഉരുമ്പെട്ട് കഴിഞ്ഞാൽ, ഇവനീ സംസാര മോചനത്തിന് തയ്യാറായി കഴിഞ്ഞാൽ, ഉദ്യതനായി കഴിഞ്ഞാൽ, ആ നിമിഷം തന്നെ ഭഗവാൻ മോചിപ്പിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു പ്രതിജ്ഞയാണ്. പല ഭാഗങ്ങളിലും ചെയ്ത പോലെ ഇവിടെ വീണ്ടും പ്രതിജ്ഞ ചെയ്യുകയാണ്. അവന്റെ അനേക ജന്മങ്ങളിൽ ഭജിച്ചിട്ടും ഭഗവാനെ ഭജിച്ചിട്ടും ഒരാൾ എന്താ മോഹിക്കുക? പറഞ്ഞില്ലേ, കുറച്ച് സമയം ഭജിച്ചുള്ളൂ, ബാക്കിയുള്ള സമയമൊക്കെ വേറെ പണികളായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രക്ഷപ്പെടത്തില്ല, ഈ ജന്മത്തിന് രക്ഷപ്പെടത്തില്ല, ഇനി വരാൻ പോകുന്ന, കാരണം വരാൻ പോകുന്ന ജന്മങ്ങളിൽ മനുഷ്യജന്മം കിട്ടുമെന്ന് തന്നെ എന്താ ഉറപ്പ്? അതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ രക്ഷപ്പെടണമെന്നുള്ളതാണ് ഭഗവാൻ ഈ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നത്. നമ്മൾ പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. അങ്ങനെ ഒരുവൻ എന്നെ ആശ്രയിക്കുകയാണെങ്കിൽ അവന് പിന്നീട് വേറെ ജന്മങ്ങളില്ല. അവന് പൂർവ്വജന്മവുമില്ല, ഭാവി ജന്മവുമില്ല. അവനൊരു ജന്മമേ ഉള്ളൂ, വർത്തമാന ജന്മം മാത്രം. പൂർവ്വജന്മവും വാസ്തവത്തിൽ ഈ പൂർവ്വജന്മം ഭാവി ജന്മം എന്നൊക്കെ പറയുന്ന എന്താണ്? വെറും കല്പനയല്ലേ? നമുക്കെന്തെങ്കിലും അറിയാമോ പഴഞ്ജന്മത്തെക്കുറിച്ചോ വരാൻ പോകുന്ന ജന്മത്തെക്കുറിച്ചോ? ഒന്നും വാസ്തവത്തിൽ സത്യമായിട്ടുള്ള ഒരു ജന്മമേ ഉള്ളൂ, ഈ ജന്മം മാത്രം. ഈ ഒരു ജന്മമേ ഭഗവാനും കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് എന്നാ ചിരാ അചിരാ ഉടൻ തന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ. അതുകൊണ്ട് ഒരുവൻ ഭക്തനാണോ അവൻ അപ്പോൾ തന്നെ മുക്തനായിരിക്കും, യാതൊരു സംശയമില്ല. ദേശാമഹം സമുദ്രത്ത. എന്തുകൊണ്ട്? ഭഗവാൻ തന്നോട് വാക്ക് തന്നിരിക്കുകയാണ്, ഞാൻ അവരെ മോചിപ്പിച്ചിരിക്കും ഭക്തനാണെങ്കിൽ. അപ്പൊ ഭക്തന് മുക്തിയെക്കുറിച്ച് യാതൊരു സംശയമില്ല. തത്വജ്ഞാനിക്ക് സംശയം വരാം, കാരണം അവന്റെ വഴി തന്നെ വളരെ ക്ലേശമാണ്. ഇതെല്ലാം ഇവിടെ ചെന്നെത്തും, പലതരത്തിലുള്ള ആശങ്കകളും വരാം. പക്ഷെ ഇവിടെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? യാതൊരു ആശങ്കയ്ക്കും അവകാശമില്ല, കാരണം അങ്ങനെ ഒരു ജോലി ഭഗവാൻ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭഗവാൻ തന്നെ അത് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. നീ ഭക്തനാണോ എന്ന ചിരാതെന്ന് വെച്ചാൽ ആ നിമിഷം തന്നെ നീ മുക്തനുമായിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. മുക്തനാകാതിരിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഞാൻ നിന്നെ മോചിപ്പിക്കും എന്നാണ്. അപ്പോൾ അനേക ജന്മങ്ങളായി ഭജിച്ചു, എന്നിട്ട് ഞാൻ എനിക്കിതുവരെ ഭഗവാന്റെ ദർശനം ഉണ്ടായില്ല, മോക്ഷം ഉണ്ടായില്ല എന്നൊക്കെ ഒരു ഭക്തന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നതോ, അത് സ്വയം ഭക്തന്മാരെന്ന് ധരിക്കുന്നവരാണ്. വെറും ഭക്തി അഭിമാനമുള്ളവരാണ് പറയുന്നത്. ഭക്തിയുള്ളവരല്ല, ഭക്തിയുള്ളവരങ്ങനെ പറയത്തില്ല. ഭക്തിയുള്ളവർ മുക്തരും തന്നെയാണ്. അപ്പോൾ ഭക്തിയുടെ ലക്ഷണം തന്നെ എന്താണ്? മുക്തിയാണ് എന്ന് ഭക്തിശാസ്ത്രങ്ങളെ തന്നെ പറയുന്നു. ഞാൻ അതിശയോക്തിപരമായി പറയുന്നതല്ല, ഭക്തിശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഭക്തിയുടെ ലക്ഷണം മുക്തി. വേറൊന്നും അതിൻ്റെ ലക്ഷണമായിട്ടില്ല. പാട്ടുപാടുന്നതും കരയുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒന്നും ഭക്തിയുടെ ലക്ഷണമല്ല. ഭക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് മുക്തി തന്നെയാണ്. അതെവിടെയുണ്ടോ അവൻ ഭക്തൻ, അതെവിടെയില്ലോ അവന് ഭക്തിയുമില്ല. പിന്നെ ബാക്കി കാണിക്കുന്നതൊക്കെ എന്താണ്? ഭക്തി പ്രഹസനങ്ങളാണ്, അതൊന്നും ഭക്തിയെ. എന്തുകൊണ്ടത്? പ്രമാണം ഭഗവാന്റെ ഈ വാക്യം. അവിടെ ഭഗവാൻ ഒരു ഒരു ശബ്ദം കൂടി ഉപയോഗിച്ചത് എന്നെ ചില ഉടൻ തന്നെ നിന്നെ ഭക്തിയുണ്ടോ അവനെ ഞാൻ ഉടൻ തന്നെ മോചിപ്പിച്ചിരിക്കും. നീ മോഹിക്കുന്നില്ലയോ, നിന്നിൽ ഭക്തിയില്ല. വേറെ എന്തോ സാധനത്തിന് ഈ ഭക്തി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കിം ദർഹി ക്ഷിപ്രമേവ, ഉടൻ തന്നെ. ക്ഷിപ്രം എന്ന് വെച്ചാൽ ഉടൻ. സംശയമുണ്ടെങ്കിൽ സംസ്കൃതം ഡിക്ഷണറി എടുത്ത് നോക്കുക. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ ഉടൻ. ഉടൻ തന്നെ ഭക്തനെ മോചിപ്പിക്കുന്നു എന്നാണ്. ആരുടെയെങ്കിലും മനസ്സിൽ ഭക്തി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആ നിമിഷം തന്നെ മുക്തിയും പ്രാപിച്ചിരിക്കും. അപ്പോൾ ആരെങ്കിലും സംശയിക്കരുത്, അപ്പോൾ ഞാൻ മുക്തനാണോ അതോ ബന്ധനസ്ഥനാണോ എന്ന് സംശയം ആർക്കും വരരുത്. ഹേ പാർത്ഥ, മയ്യാവേശിത ചേതസ, മയ ആവേശിതമായ ചേതസ്സോടുകൂടിയവർ പറയുന്നു. ഇവിടെയും ആചാര്യസ്വാമികൾ അദ്വൈതപരമായിട്ടൊന്ന് വ്യാഖ്യാനിക്കാൻ പോയി. അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കും. ശങ്കരാചാര്യർ ഭക്തിയെ അങ്ങനെ ഗുണം, ഈ സഗുണേശ്വരനുള്ള ഭക്തിയെ മോക്ഷത്തിനുള്ള ഒരു സാധനമായി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ള ആരോ എന്നെ ഒരു പുസ്തകം കൊണ്ട് കാണിച്ചു. അപ്പോ ഈ ഭാഗങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ഇവിടെ ശങ്കരാചാര്യന്റെ നിർഗുണ ഉപാസനയെക്കുറിച്ചോ നിർഗുണ ധ്യാനത്തെക്കുറിച്ചോ ഒന്നുമല്ല ഈ ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചത്. എന്നിട്ടിവിടെ മോക്ഷത്തെക്കുറിച്ചും പറയുന്നു വ്യക്തമായിട്ട്. അതിനടുത്ത് പറയുന്നത് മൈ ആവേശിത ചേതസ, എന്നിൽ ആവേശിതമായ ചേതസ്സോടുകൂടിയവർ, മൈ വിശ്വരൂപേ. ഇവിടെ മൈ എന്ന് പറയുന്നതിന് എന്താ പറഞ്ഞത്? വിശ്വരൂപത്തിൽ അല്ല, നിർഗുണ ബ്രഹ്മത്തിലെന്നല്ല. നേതി നേതി എന്ന് പറഞ്ഞ് ശ്രുതിയെ വെളിപ്പെടുത്തുന്ന നിർഗുണ പരബ്രഹ്മത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ എങ്ങനെയുള്ള ഭക്തനാണ് മൈ വിശ്വരൂപേ തൊട്ടു മുമ്പ് പറഞ്ഞു. അതൊരു പ്രതീകമായിട്ടാണ് ഈശ്വരന്റെ ആ സഗുണഭാവത്തിൽ. അതിൽ ആവേശിതം പ്രവേശിതം സമാഹിതം ചെയ്തോ യേശാന്തി, ആരുടെ മനസ്സാണോ അതിൽ ഉറച്ചിരിക്കുന്നത്, ആ സഗുണഭാവത്തിൽ ഉറച്ചിരിക്കുന്നവൻ, അതിനെ തന്നെ നിരന്തരം ഭരിക്കുന്നവൻ. ഇവിടെ വേണമെങ്കിൽ ശങ്കരാചാര്യർക്ക് ഇവിടെയും വ്യാഖ്യാനിക്കാൻ വരുന്നതാണ് ജീവാത്മ പരമാത്മേകത്വം നിർഗുണ ബ്രഹ്മം. അതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ ആ നിർഗുണ ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുന്ന ആൾ തന്നെ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ സഗുണ ബ്രഹ്മം, അവിടെയുള്ള ഭക്തി, അതിൽ നിന്നുണ്ടാകുന്ന മുക്തി, ഇതിനെല്ലാം യാതൊരു സംശയത്തിനും ഇടം കൊടുക്കാത്ത തരത്തിൽ ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ ഇതെന്ന് പറയുന്ന ചില പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് അതി പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ, അതി പറയുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ശങ്കരാചാര്യർ ഇതേക്കെ നിഷേധിച്ച ഒരാളാണ്. ശങ്കരാചാര്യർ സഗുണാരാധന നിരീക്ഷിച്ചിരിക്കുന്നു, നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞ ആളാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് വിഡ്ഢികൾ ഇവിടെ ആചാര്യന്മാരായിട്ട് വിലസുന്നുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. സമാഹിതം ചെയ്തോ യേശാന്തേ മയ്യാവേശിത ചേതസ തേശ. അങ്ങനെ ആ മയ്യാവേശിത ചേതസന്മാരായിരിക്കുന്നവർക്ക് വരെ ഞാൻ സംസാരസാഗരത്തിൽ നിന്നും, അങ്ങനെയുള്ള ഉത്തമന്മാരായ ഭക്തന്മാരെ ഞാൻ സംസാരസാഗരത്തിൽ നിന്നും മോചിപ്പിക്കുന്നു, അവർക്ക് മോക്ഷം കൊടുക്കുന്നു. ഭക്തി കൊണ്ടുള്ള ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വേറൊന്നുകൂടെ ചോദിക്കും. ശങ്കരാചാര്യ തന്നെ പറഞ്ഞിട്ടുള്ള ഭക്തിരാത്മാനുസന്ധാനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആത്മാനുസന്ധാനത്തെ അല്ല ഇവിടെ ഭക്തി എന്ന് പറയുന്നു. അത് അദ്വൈതമാണ്. ആ നിർഗുണ ധ്യാനത്തെയാണ് അവിടെ പറയുന്നത് ഭക്തിരാത്മാനുസന്ധാനം. അതിന് ഇതിനെയും കൂടെ ഇട്ട് ഒന്നിച്ചിട്ട് അവിയലുണ്ടാക്കരുത്. അത് വേറെ, ഇത് വേറെ, അത് രണ്ടും രണ്ടാണ്. ഇവിടെ പറയുന്നത് സഗുണഭക്തിയെ കുറിച്ചാണ്. അത് ആത്മാനുസന്ധാനമല്ല. അത് പറയുന്നവന് ഈ ആത്മാനുസന്ധാനം എന്താണ് അതും അറിയത്തില്ല, സഗുണഭക്തി എന്ന് പറയുന്ന അതും അറിയത്തില്ല. അറിയാമെന്നുള്ള ഒരു കാര്യം മാത്രം എന്താണ്? പുസ്തകം എഴുതുക, ആൾക്കാരെ വലയ്ക്കുക, ഈ ഒരു പണി മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ പ്രസംഗിക്കുകയും ചെയ്യും, അങ്ങനെയും ആൾക്കാരെ വലയ്ക്കും. അതല്ല ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൾക്കാർ വരും. ഭക്തിരാത്മാനുസന്ധാനം ഏതോ ഒരു ശങ്കരാചാര്യർ ഏതോ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഭക്തിരാത്മാനുസന്ധാനം. അതെന്താണ്, ഏതാണ്, ഏത് സന്ദർഭത്തിൽ പറഞ്ഞു, ഇതൊന്നും മനസ്സിലാക്കാതെ അതിനെ ഇതിനെ ഒന്നാണെന്ന് ധരിച്ചിട്ട് അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഇതിനെ കുറിച്ചൊന്നും ഒന്ന് പറയണ്ടെന്ന് വിചാരിക്കും. പക്ഷെ പറയാതിരുന്നെങ്ങനെ ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നു? ഈ അബദ്ധത്തെ മനസ്സിലാക്കാതിരുന്നാൽ മനുഷ്യനെ അതിൽ ചെന്ന് ചാടും, അപ്പൊ പറയാതിരിക്കാനും വയ്യ. പിന്നെ പറയുന്നതിന് പാപമുണ്ട്, അതുകൂടെ അനുഭവിക്കുക. എന്നാലും പറയാം, പറയാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ വ്യക്തമായി പറയും, എന്നിൽ ദൃഢമായ ഭക്തിയുള്ളവനെ ഞാൻ ആ നിമിഷം തന്നെ മോചിപ്പിക്കുന്നു. അവ സ്വയം മോചിപ്പിക്കുകയല്ല, മറിച്ച് ഭഗവാനവനെ മോചിപ്പിക്കുകയാണ്. ഇത് അസഗുണ ഭക്തിയെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ അതേ രീതിയിൽ തന്നെ യാതൊരു വെള്ളവും ചേർക്കാതെ അവിടെ അതേ രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചു. മൈ ആവേശിത ചേതസാം തേഷ, എന്നിൽ ആവേശിതമായ ചേതസ്സോട് കൂടിയോ. ഞാൻ കൂടുതലത് വ്യാഖ്യാനിച്ചില്ല, കാരണം അതെല്ലാം മുമ്പ് നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞ ഭാവം തന്നെ. ഈശ്വര ആവേശിതമായ ചേതസ് ഉള്ള ഭക്തന്മാർ അവരെ പാർത്ഥാലയോ പാർത്ഥ, വളരെ പെട്ടത് തന്നെ മൃത്യുസംസാര സാഗര, ഈ മൃത്യുസംസാര സാഗരത്തിൽ നിന്നും അഹം ഞാൻ നചിര, വളരെ പെട്ടെന്ന് തന്നെ സമുദ്ധർത്ത ഭവാമി, സമുദ്ധരിക്കുന്നവനാകുന്നു, ഞാൻ സമുദ്ധരിക്കുന്നു. കാരണം ഇത്തരം ഭാഗങ്ങൾ ഇത്രയും വ്യക്തമായി പറയുമ്പോൾ ഇതിനെയൊന്നും വേറെ തരത്തിൽ, അദ്വൈതിയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കൊള്ളട്ടെ, അവർക്കൊന്നും വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ചുരുങ്ങിയ പക്ഷം തത്വത്തിന്റെ കാര്യം പോട്ടെ, ഭാഷയോടെങ്കിലും ഒരു നീതി പുലർത്തും, ഭാഷയോടെങ്കിലും ഒരു പ്രാഥമികമായ മര്യാദ പുലർത്തണം. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും, ഏത് വലിയ അദ്വൈതിയാണെങ്കിലും ശരി. അതുകൊണ്ട് ഭാഷകാരൻ എന്ത് ചെയ്തത് ഇവിടെ ഉള്ളത്, ഈ സർക്കസ് കാണിക്കുന്നതിൽ വലിയ വിദഗ്ധനാണ് ഭാഷകാരൻ, ബുദ്ധിയുണ്ട് സർക്കസ് കാണിക്കുന്നതിൽ. പക്ഷെ ഇവിടെ ഒരു സർക്കസും കാണിച്ചു, ഉള്ളതിനെ ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇത് ഏറ്റവും ഗീതയിലെ പരമപ്രധാനമായ ഒരു ഭാഗമാണ് ഈ ശ്ലോകം. പ്രത്യേകിച്ചും അദ്വൈത വ്യാഖ്യാനത്തെ സംബന്ധിച്ച് തേഷാം അഹം സമുദ്ധർത്ത മൃത്യുസംസാര സാഗരാത് ഭവാമി നചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. അപ്പോ ഇത് കേട്ട് കഴിയുമ്പോ ഇങ്ങനൊരു പ്രതിജ്ഞ, അപ്പൊ മനുഷ്യന്റെ ചരിത്രത്തിൽ അവന് കൊടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായൊരു പ്രതിജ്ഞയാണ്, ദൈവം തന്നെ നേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രതിജ്ഞ. നിന്നെ ഞാൻ മോചിപ്പിക്കാം, നീ എന്നിൽ ഭക്തിയുള്ളവനാണെങ്കിൽ. ഇതിനും വലിയൊരു പ്രതിജ്ഞ വേറെ ആർക്കും, വേറെ ഒരു ഗുരുവിനും ഇനി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഭഗവാനത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭക്തന് തോന്നും, അവനൊരു തിരിച്ചറിവുണ്ടാവും. അങ്ങനെ ഒരു ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ സ്ത്രീക്ക് ഞാൻ മുക്തനാണോ അല്ലയോ എന്ന് എനിക്ക് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ മുക്തനാകേണ്ടതാണല്ലോ. ഞാൻ മുക്തനായില്ലെങ്കിൽ അതിലെന്തെങ്കിലും കുറവ് കാണും, എന്റെ ഭക്തിയിൽ എന്തെങ്കിലും ന്യൂനത കാണും, അത് പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് ഭഗവാൻ പറയുന്നത്, മൈ ഏവ മന ആധസ്വാ മൈ ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അതൂർധം ന സംശയ. ഇപ്പോ അർജുനനും സാധനം നമ്മളെപ്പോലെ തന്നെ കുറച്ച് താർക്കിക ബുദ്ധിയൊക്കെ ഉള്ള ആളാണ്. ഭഗവാൻ പറഞ്ഞതിനപ്പുറം കടന്ന് ചിന്തിക്കുക, ഭഗവാൻ പറഞ്ഞതിന്റെയും മറുവശം ചിന്തിക്കുക. സാധാരണ മനുഷ്യ ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും അത് ആവശ്യമാണ്, അവനവന്റെ ബുദ്ധിയിലൊരു അഭിമാനം. അത് സാധാരണ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്ന അതാണ്. സ്വന്തം ബുദ്ധിയിൽ ഒരു ലേശൊരഭിമാനം വരിക, ഞാനും ബുദ്ധിമാനാണ്, ഇനി ഞാൻ ചിന്തിക്കാൻ കഴിയുള്ളവനാണ്, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് പ്രാപ്തനാണ്, തത്വത്തേക്ക് ഗ്രഹിക്കുന്നതിന് എനിക്ക് ശേഷിയുണ്ട്. ഇത് സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ വരുന്നു പോകുന്നതാണ് ശേഷി. ശരി, ഇത്തരം കാര്യങ്ങളൊക്കെ അവൻ്റെ ഉള്ളിൽ വന്നുപോട്ടെ, അത് ഒരിക്കലും ഗുരുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അത്തരം സാമർഥ്യങ്ങൾ ഈശ്വരന്റെ മുമ്പിൽ അത്തരം സാമർഥ്യങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ല. അത് വേറെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പ്രകടിപ്പിക്കാം. പറയുമല്ലോ, അറിവുള്ളവരോട് വാദിക്കരുത്. ശ്രുതി തന്നെ പറയും, ഇനി നീ വാദിച്ചു കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടി തെറിച്ചു എന്ന് പറയും. ഇവിടെ വെച്ച് നിർത്ത്. അതിവാദം എന്ന് പറയുന്നത് തന്റെ ബുദ്ധിയെ, തന്റെ സാമർഥ്യത്തെ അതിൽ അഭിമാനിച്ചുകൊണ്ട് അതിനെ മുൻനിർത്തി നടത്തുന്ന വാദങ്ങൾ, ആരെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന വാദങ്ങൾ, പ്രത്യേകിച്ച് ഗുരുവിന് അല്ലെങ്കിൽ ഈശ്വരന്, അത് അപകടമാണ്. അതുകൊണ്ട് പഴയകാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ പറയും, അറിവുള്ളവരെടുത്ത് തർക്കിക്കരുത്, അവിടെ നമ്മൾ അതിവാദം നടത്താൻ പാടില്ല. പിന്നെ അവിടെ എന്ത് ചെയ്യണം? അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബുദ്ധിയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി കൊടുക്കുക, അതിനാണ് ശരണാഗതി എന്ന് പറയും. അവിടെ പിന്നെ കുതർക്കത്തിന് നിൽക്കരുത് ഒരിക്കലും. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ കുതർക്കത്തിന് നിൽക്കാൻ അർജുനന്റെ കയ്യിൽ എന്താ ഉള്ളത്? യാതൊന്നുമില്ല. എന്നാലും അർജുനൻ ചില വാദഗതികളൊക്കെ ഉന്നയിക്കുകയാണ്. അവൻ എങ്ങോട്ട് പോകും, ഇവൻ എങ്ങോട്ട് പോകും, ചില ചോദ്യങ്ങൾ. അതൊക്കെ കുറച്ചൊരു കുതർക്കമുണ്ട്. അപ്പം മനസ്സിനെ ഈ മാർഗത്തിലൂടെയൊന്നും അല്ല ചരിപ്പിക്കേണ്ടത് ഒരു സാധകൻ. ഇതൊന്നുമല്ല മനസ്സിന്റെ വിഷയമായിരിക്കേണ്ടത്. പിന്നെ എവിടെയാണ്? മൈ ഏവ വിശ്വരൂപേ ഈശ്വരേ മനഃ സങ്കല്പ വികല്പാത്മകം അധസ്വ. എന്റെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? അത് സങ്കല്പ വികല്പ രൂപത്തിലുള്ളതാണ്. അതാണ് ഈ കുതർക്കങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നത്. എനിക്ക് ഭഗവാനേക്കാളും സാമർഥ്യമുണ്ട്, എനിക്ക് ഗുരുവിനേക്കാളും അപ്പുറം ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാനങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അതായത് ഗുരു മണ്ഡനാണെന്ന് വിചാരിക്കാത്ത ഒരു ശിഷ്യനെ ഇന്നുവരെ ഞാൻ കണ്ടുകൊണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഗുരു വിചാരിക്കുന്ന ശിഷ്യൻ വിചാരിക്കുന്നതാണ്, ഇയാൾ കാണിച്ച് മണ്ടത്തരമായിപ്പോയി, ഇയാൾ പറഞ്ഞ് മണ്ടത്തരമായിപ്പോയി, ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെ ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും വിചാരിക്കുന്നതാണ്, ഓ ഗുരു അതൊക്കെ പറയും, നമ്മളിങ്ങനെയൊക്കെ പോവും. ഗുരു പറയുന്നതിന് ഒന്നുമില്ലെങ്കിലും പറയുന്നതാണ് എന്നാ അത് ഉദ്ദേശിച്ചായിരിക്കും എന്താ പറഞ്ഞത്. നമ്മുടെ സൗകര്യത്തിന് ഗുരു പറഞ്ഞു നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു, പറഞ്ഞ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗുരുവിനെ അനുസരിക്കണമെന്നും മനസ്സിലുണ്ട്, അങ്ങനെ ഒരു ബന്ധം വിചാരിക്കും. ഓ ഗുരു പറഞ്ഞതിൻ്റെ താല്പര്യം വേറെ ആയിരിക്കും, ഉദ്ദേശം വേറെ ആയിരിക്കും. ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം ഇയാൾക്ക് മനസ്സിലായി എന്താണ്, അങ്ങോട്ട് പോകരുത്, നീ അത് ചെയ്യരുത്, ഇങ്ങോട്ട് പോകണം, ഇത് ചെയ്യണമെന്നായിരിക്കും പറഞ്ഞത്. കാര്യമൊക്കെ ഇയാൾക്ക് പിടികിട്ടി, പക്ഷെ അതനുസരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്താ കരുതുന്നത്, ഗുരു പറഞ്ഞ് വേറെ അർത്ഥത്തിലായിരിക്കും, ഗുരുവിന് പുതിയ വേറെ അർത്ഥം, തനിക്ക് മനസ്സിലായതല്ല, തനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതൊക്കെ അങ്ങ് വിടും, വിട്ടിട്ട് അവിടെ പറയുന്നതാണ് ഗുരു പറഞ്ഞ് വേറെ അർത്ഥത്തിലായിരിക്കും, എൻ്റെ താല്പര്യം വേറെ ആയിരിക്കും. അപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്? ചെയ്യരുതെന്നാണ്. അങ്ങനെ സ്വയം തന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും രീതിയിൽ തൻ്റെ മനസ്സുകൊണ്ട് ഗുരുവിൻ്റെ വാക്യത്തെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് തൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കും. ഗുരുവിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റിവെച്ചിട്ട് അവിടെ തൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കും. ഈ സാധാരണ മനുഷ്യരെല്ലാം ചെയ്യുന്നവരാണ്. ആരെങ്കിലും പറയണു ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. അതാണ് മനസ്സിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് ഭക്തി ഉണ്ടായിട്ടും മുക്തി ഇല്ലാതിരിക്കുന്നത്. ഭക്തിക്ക് ആവശ്യം പോലുണ്ട്, ആവശ്യത്തിൽ കൂടെ ഉണ്ട്, വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം, പക്ഷെ മുക്തി മാത്രം കിട്ടുന്നുണ്ട്. കാരണം അതാണ് ആ പരമമായ ശരണാഗതി, പരമമായ ആശ്രയം, അത് വരുന്നില്ല. ഞാൻ ഗുരു പറയുന്നതൊക്കെ അനുസരിക്കുന്നു എന്ന് പറയാൻ കേൾപ്പുള്ള ആരുണ്ട്? ഗുരുതനം കാണത്തില്ല, ഒരു സംശയമില്ല. കാരണം അത് മനസ്സിലാക്കിയാലും ഇതുപോലെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതിന് വിപരീതമായി പ്രവർത്തിക്കും. എന്നിട്ട് ഗുരുവിനെ കാണുമ്പോൾ നാല് കാലം പറിച്ച് വീഴും, അതൊക്കെ ശരി, അതിനൊന്നും ഒരു കുറവും വരുത്തത്തില്ല, പക്ഷെ അനുസരിക്കത്തില്ല. എന്തുകൊണ്ട്? ആ കുറ്റമല്ല ഇവിടെ പറയുന്നതാണ്, സങ്കല്പ വികല്പാത്മകം, നിന്റെ മനസ്സങ്ങനെയാണ്. കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിച്ചാലും പിന്നെയും സങ്കല്പിക്കും, വേറെ വിപരീതമായിട്ടൊക്കെ സങ്കല്പിക്കും, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്. ആ സങ്കല്പം വികല്പം സംശയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഗുരുക്കന്മാരുടെ കൂടെ കഴിയുന്ന ശിഷ്യന്മാർ അതിന് വിശ്വാസമുള്ളവർ വളരെ കുറവാണ്. ആർക്കും പ്രയാസം തോന്നരുത്. കൂടുതലും വിശ്വാസം ഭാവിക്കുന്നവരാണ്. വിശ്വാസം ശരിക്കുമുള്ളവർ വിശ്വാസിയാണെന്ന് കരുതുന്നവരാണ് കൂടുതലും. പക്ഷെ ദൃഢമായ വിശ്വാസമുള്ളവർ അതൊരു കുറവാണ്. അതങ്ങനെ പറയാൻ കാരണം, കാരണം ചിലപ്പോഴെങ്കിലും സംശയിക്കും. എന്തുകൊണ്ട്? മനസ്സിന്റെ സ്വഭാവം അതാണ്, വികല്പാത്മകമാണ് മനസ്സ്. വികല്പാത്മകം എന്ന് പറഞ്ഞാൽ വികല്പമാണ് അതിന്റെ സ്വരൂപം. ആ മനസ്സും കൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത്. ഗുരുവിനെ ചിലപ്പോഴെങ്കിലും സംശയിക്കും. പല ഭാവനകളും വിപരീത ഭാവനകളും ഗുരുവിനുണ്ടാകുകയും ചെയ്യും. അത് ഗുരുവിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ തത്വത്തിൽ സംഭവിക്കും. തത്വത്തെ സംബന്ധിച്ചും വരും, സാധനകളിലും വരും ഇതെല്ലാം. അതുകൊണ്ട് അർജുനനോട് പറയുന്നു, ഇങ്ങനെയുള്ള നിന്റെ ഈ മനസ്സിനെ മയ്യേവ വിശ്വരൂപ ഈശ്വര അധസ്വ, മനസ്സിന്റെ ഈ ചാബല്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ ഈ വിശ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ, കാരണം നേരത്തെ പറഞ്ഞല്ലോ നിന്നെ കൊണ്ട് അവ്യക്തത്തെ ഒന്നും ധ്യാനിക്കാനൊന്നും പറ്റത്തു. അത് വേറൊരു മനസ്സുള്ളവർക്കാണ്, മറ്റൊരു തരം മനസ്സുള്ളവർക്കേ അതൊക്കെ പറ്റത്തുള്ളൂ, ക്ലേശകരമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ. ഇവിടെ മയ്യേവ വിശ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ, ഇവിടെ ഈ ശങ്കരാചാര്യർ നിർഗുണം ബ്രഹ്മമെന്ന് വ്യാഖ്യാനിച്ചില്ല. അതറിയാൻ വയ്യാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ ഇവിടെ പറയുന്നത് ആ ഭക്തിയെക്കുറിച്ചാണ്, ഈശ്വര ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ വിശ്വരൂപനായിരിക്കുന്ന ഈശ്വരനിൽ എന്ന് പറഞ്ഞാൽ എന്താണോ നിനക്ക് സങ്കല്പിക്കാൻ കഴിയാന്നുള്ള ഈശ്വരൻ, അപ്രമേയനായിരിക്കുന്ന ആരൂപനായിരിക്കുന്ന ഈശ്വരനെ കുറിച്ച് നിനക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിനക്ക് സങ്കല്പിക്കാം എന്നുള്ള ഈശ്വരൻ എന്ന് വെച്ചാൽ ആകാരത്തോടുകൂടിയിരിക്കുന്ന സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരന്, ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആണാവാം, പെണ്ണാവാം, മനുഷ്യനാവാം, മൃഗമാകാം, ഏതുമാകാം, നമ്മുടെ സങ്കല്പങ്ങളനുസരിച്ച്. എന്നുവെച്ചാൽ ദേവിയാകാം, ദേവനാകാം, ഗണപതിയാകാം, ഹനുമാനാകാം, ഇനി പൂർണ്ണമായും മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാകാം. വിശ്വരൂപം മായാമയമായ ഈശ്വരന്റെ രൂപം പലതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്താണ് സ്ഥാപയ, ആണ് ഇവിടെ ശങ്കരാചാര്യരും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വരൂപത്തിൽ, അല്ലെങ്കിൽ ഇവിടെ അർജുനൻ കണ്ടതായ ആ മായാമയമായ രൂപത്തിൽ, അല്ലെങ്കിൽ എങ്ങനെയാണോ ഈശ്വരന്റെ രൂപത്തെക്കുറിച്ച് ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു രൂപത്തിൽ എന്താണ് നിന്റെ മനസ്സിനെ അധസ്വ, അതിനെ വയ്ക്കൂ. അതിനെങ്ങനെ വയ്ക്കണം? അതിന് ഈശ്വരനായി തന്നെ കണ്ടുകൊണ്ട് തന്നെ, അത് ഈശ്വരന്റെ രൂപമായിട്ടല്ല. ഈശ്വരന്റെ ഫോട്ടോ കണ്ടിട്ട് ഈശ്വരന്റെ ഫോട്ടോയെ ആരാധിക്കുന്നു നമ്മളാരും കരുതാറില്ല. പ്രതിമയെ കണ്ടിട്ട് ഈശ്വരന്റെ പ്രതിമയെ പൂജിക്കുന്നു എന്ന് കരുതാറില്ല. അതെല്ലാം എന്താണ്? അതിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടുകൊണ്ട് അതിനെ ഉപാസിക്കുക. അയ്യപ്പന്റെ പ്രതിമയെ കണ്ടിട്ട് ഇത് അയ്യപ്പന്റെ പ്രതിമയാണെന്ന് കരുതിയില്ല ഭക്തൻ അതിനെ ആരാധിക്കുന്നു. പിന്നെയോ അത് അയ്യപ്പനായിട്ട് കണ്ടുകൊണ്ട് തന്നെ, അത് തന്നെ അയ്യപ്പൻ, അത് തന്നെ ഗുരുവായൂരപ്പൻ, അത് തന്നെ എന്നുള്ള രൂപത്തിൽ അതിൽ മനസ്സിനെ നിർത്തുക. അതിനെ തന്നെ ആരാധിക്കുന്നു. ചിലതിന്റെ തത്വം പറയും എന്താണ്? വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, വിഗ്രഹത്തിലൂടെ വിഗ്രഹത്തിന് പിന്നിലുള്ള ഒരു തത്വമുണ്ട്, ആ തത്വത്തെയാണ് ആരാധിക്കുന്നത് എന്നൊക്കെ അതിന് നമ്മൾ വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്ന അതല്ല, രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രൂപത്തിന്റെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല. എന്താണ്? വിശ്വരൂപേ മനഃ ആദസ്വ, ആ വിശ്വരൂപത്തിൽ നിന്റെ മനസ്സിനെ ഉറപ്പിക്കുക. ഈശ്വരന്റെ രൂപത്തിൽ അതിനെ തന്നെ ഈശ്വരനായി കണ്ടുകൊണ്ട് അതിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്നാണ്. ചില ചോദിക്കും അത് കല്ലല്ലേ, അതല്ലെങ്കിൽ ഫോട്ടോ അല്ലേ, അതിനെ തന്നെ ഈശ്വരനായി കണ്ടുകൊണ്ട് എങ്ങനെ അതിന് ഉറപ്പിക്കാൻ പറ്റും? അവരാണ് പറഞ്ഞത് അതിനെ കല്ലായി കാണരുത്, ഫോട്ടോ ആയി കാണരുത്, മറിച്ച് അതിനെ ഈശ്വരനായി കാണും ആ രൂപത്തെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാന ശ്ലോകത്തിലെ രൂപം കാണും. ധ്യാനിക്കാൻ അവിടെ ആ ശ്ലോകത്തിൽ ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്ന എന്തിനാണ്? ഏതൊരു രൂപത്തെയാണോ ആ ശബ്ദങ്ങളിലൂടെ വരച്ചു കാട്ടുന്നത് ആ രൂപത്തെയാണ് ധ്യാനിക്കാൻ പറയുന്നത്. അല്ല, ആ രൂപത്തിന്റെ അപ്പുറമുള്ള ഏതെങ്കിലും ഒരു തത്വത്തെയല്ല. അതിനാണെങ്കിൽ പിന്നെ ആ ശ്ലോകത്തിന്റെ ആവശ്യമില്ല. ആ ദേവിയെ ധ്യാനിക്കാൻ പറയുന്നിടത്തും ദേവനെ ധ്യാനിക്കാൻ പറയുന്നിടത്തും അതാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ശബ്ദാത്മകമായി രൂപത്തെ മനസ്സിൽ ഭാവന ചെയ്യും. അത് മനസ്സുകൊണ്ട് ആരാധിക്കുന്നു. ശബ്ദാത്മകമായി മനസ്സിൽ ധ്യാനിക്കുന്നത് ഒന്ന്. അവിടെ നമുക്ക് രൂപത്തെ കണ്ണുകൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, മനക്കണ്ണുകൊണ്ടേ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അവിടെ നമ്മൾ അതിന്റെ പിന്നിലുള്ള തത്വത്തെ അല്ല, ഹൃദയത്തിൽ ഇഷ്ടദേവന്റെ രൂപത്തെ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. ഹൃദയത്തിൽ ഇഷ്ടദേവന്റെ രൂപത്തെ ധ്യാനിക്കുമ്പോൾ അവിടെ എന്താ ധ്യാനിക്കുന്നു ചെയ്യുന്നത്? ഇഷ്ടദേവന്റെ സജീവമായ മൂർത്തിയാണ് അവൻ കാണുന്നത്, ചൈതന്യവത്തായ മൂർത്തിയാണ് കാണുന്നത്. മനസ്സുകൊണ്ടാണ് കാണുന്നത്, മനസ്സുകൊണ്ടാണ് പ്രതിഷ്ഠിക്കുന്നത്, അതേ മനസ്സുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. പക്ഷെ അവൻ കാണുന്നത് എന്താണ്? ഇഷ്ടദേവന്റെ ചൈതന്യമയമായ രൂപത്തെയാണ് കാണുന്നത്. ആ രൂപം എന്ന് പറയുന്നത് വെറുതെ നിർജീവമായൊരു ചിത്രമല്ല, സജീവമായ രൂപത്തെയാണ് കണ്ടുകൊണ്ടാണ് അവൻ ധ്യാനിക്കുന്നത്. അത് ആന്തരികമായി, ബാഹ്യമായിട്ടാണെങ്കിലോ അയ്യപ്പനെയോ ഗുരുവായൂരപ്പനെയോ വെങ്കടേശ്വരനെയോ ഒക്കെ ഭജിക്കുന്ന ഭക്തൻ ഗീതയും ബ്രഹ്മസൂത്രവും പഠിച്ചിട്ടല്ല ഭജിക്കാൻ പോകുന്നു. ഒരു ഭക്തന്റെ മനസ്സിൽ അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നത് എന്താണ്? ഈശ്വരന്റെ ജീവത്തായ ചൈതന്യമയമായ രൂപത്തെയാണ് അവൻ കാണുന്നത്. അത് കാണുന്നതിന് അവന് ശാസ്ത്രത്തിൻ്റെ ഒന്നും സഹായം ആവശ്യമില്ല. ശരി, വേദാന്തി എവിടെ ചെന്നാൽ കാണുന്ന കല്ലായിരിക്കും അല്ലെങ്കിൽ പാറക്കഷ്ണമായിരിക്കും. പക്ഷെ ഭക്തനത് കാണുന്ന എങ്ങനെയല്ല, അവൻ ദർശിക്കുന്നത് അവിടെ ചൈതന്യമയമായ രൂപത്തെയാണ്, പാറക്കഷ്ണത്തെയല്ല കാണുന്നത്. അതുകൊണ്ടാണ് അവൻ അതിൻ്റെ മുമ്പിൽ തൊഴുകയും അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കുകയും എല്ലാം ചെയ്യുന്നു. അതെങ്ങനെ അവന് കാണാൻ കഴിയുന്നു? കാരണം അവിടെ അവൻ്റെ ബാഹ്യ ചക്ഷുസ് കൊണ്ട് മാത്രമല്ല അവൻ വിഗ്രഹത്തെ കാണുന്നത്. വിഗ്രഹത്തെ കാണുന്നത് അവൻ്റെ അന്തർനേത്രം കൂടെ കൊണ്ടാണ്. അവൻ്റെ തത്വവും അവൻ്റെ ശാസ്ത്രവുമൊന്നും അവന് മനസ്സിലാകുന്നില്ലെങ്കിലും ആ വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് അവൻ ഭക്തിഭാവത്തിൽ അവൻ കൈകൂകുമ്പോൾ അവൻ്റെ ബാഹ്യ ചക്ഷുസ് കൊണ്ട് തന്നെ അവൻ കാണുന്ന എന്താണ്? ചൈതന്യമയമായ ഈശ്വര രൂപത്തെയാണ് അവൻ കാണുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ അവിടെ അവന് അനുഭവവേദ്യമാകുന്ന എന്താണ്? ആ പാറകഷ്ണത്തിലൂടെ ഈശ്വരന്റെ ചൈതന്യമയമായ ഭാവമാണ് അവന് പ്രകടമാകുന്നത്. അത് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് തത്വവിചാരം ചെയ്യുന്നവർ പറയുന്നത് എന്താണ്? അവനവിടെ അതിലൂടെ വേറെ ഒരു തത്വത്തെ ആണ് ആരാധിക്കുന്നത്. അത് കല്ല് കല്ല് തന്നെയാണ്, വാസ്തവത്തിൽ അത് കല്ലല്ല. കല്ലിനെ പോയി കല്ലായി കാണുന്നവന് അത് കല്ല് തന്നെ, ഒരു സംശയമില്ല. തത്വങ്ങളെല്ലാം പഠിച്ചിട്ട് നമ്മൾ പോയി കണ്ടാൽ അത് കല്ലായി തോന്നും. തത്വങ്ങളൊന്നും പഠിക്കാത്തവന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവൻ ഈശ്വര ചൈതന്യം ഒരു രൂപത്തെ പ്രാപിച്ചിരിക്കുന്നതായിട്ടേ കാണും. അതാണ് ഭക്തനും തത്വചിന്തകനും തമ്മിലുള്ള വ്യത്യാസം. ഭക്തന്റെ അനുഭവമല്ല തത്വചിന്തകനുള്ളത്. അവൻ പ്രതിമയിൽ ഈശ്വരനെ കാണുമെങ്കിൽ അവൻ വ്യാഖ്യാനിച്ച് കാണാൻ ശ്രമിക്കും. അവൻ വ്യാഖ്യാനത്തിലൂടെ അത് മനസ്സിലാവും. ഭക്തനും ഒരു വ്യാഖ്യാനവും വേണ്ട. അവൻ്റെ ബാഹ്യവുമായ കണ്ണും അവൻ്റെ അന്തരനേത്രവും അവൻ അറിയാതെ തന്നെ അവിടെ ഒന്നാവും. ഒന്നാവുമ്പോൾ അവനവിടെ ഈശ്വര ചൈതന്യത്തിന് ഒന്നും വേണ്ട. ഒരു കൽക്കഷണമോ ഒരു മരക്കഷണമോ എടുത്തു വെച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് രൂപമില്ലെങ്കിലും അവന് കാണാൻ പറ്റും. അതാണ് ശിവലിംഗ ആരാധനയുടെയും തത്വം. അതാണ് കാശി വിശ്വനാഥന് സാധനം ഒരു തെഞ്ഞെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാറകൃഷ്ണമേ ഉള്ളൂ, വേറൊന്നും കാണാനില്ല. ഒരു ഉരുണ്ടതല്ല, ഇതെന്താ, ഇതാരാണെന്ന് ചോദിക്കും. പക്ഷേ യാതൊരു തത്വശാസ്ത്രവും പഠിക്കാത്ത നമ്മുടെ ദൃഷ്ടിയിൽ വെറും അജ്ഞനാണ് എന്ന് കരുതുന്ന ഒരു ഗ്രാമീണൻ അവിടെ ചെന്ന് അതിന് വില്ലുപത്രവും ഗംഗാജലമൊക്കെ സമർപ്പിക്കുമ്പോൾ അവൻ കാണുന്നത് സാക്ഷാൽ ശിവനെ തന്നെ. അവൻ ശിവചൈതന്യത്തെയാണ് അവൻ കണ്ടത്. അവൻ നേരിട്ട് കണ്ടിട്ടാണ് അതിനെ തൊഴുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ അത്രയും ശ്രദ്ധയോടെ ഭക്തിയോടെ വിശ്വാസത്തോടുകൂടി, വിശ്വാസം എന്ന് വെച്ചാൽ പൂർണ്ണമായ വിശ്വാസമാണ് അവൻ. അതിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ, അതിൽ ഗംഗാജലം അർപ്പിച്ചു കഴിഞ്ഞാൽ, അതിൽ പുഷ്പം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവന് അത് ഈശ്വരൻ തന്നെ, ആ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും. അക്കാര്യത്തിൽ അവന് അവന്റെ അനുഭവമാണ്, കേവലം വിശ്വാസമല്ല. കാരണം അവനത് അനുഭവിക്കുന്നു അവിടെ. എന്തുകൊണ്ട്? ആ ഒരു കാര്യത്തിൽ, മറ്റുള്ള കാര്യങ്ങളല്ല, അവിടെ അവന്റെ മനസ്സ് നിഷ്കളങ്കമാണ്, അവിടെ അവന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നു? അവന്റെ മനസ്സിനെ ഇവിടെ ഭഗവാൻ പറഞ്ഞ തരത്തിൽ അതിൽ ആധാനം ചെയ്തിരിക്കുന്നു. മയ്യേവ മന അധസ്വ, ഇതാണ് ഇവിടെ പറഞ്ഞത്. വിശ്വരൂപനായ എന്നിൽ മനസ്സിനെ ഉറപ്പിക്കുക, വിഗ്രഹ ആരാധനയുടെ തത്വം ഇതാണ്. അല്ലാതെ സാധാരണ ആൾക്കാർ പറഞ്ഞതുപോലെ പാറയെ വെച്ചിട്ട് അതിലൂടെ അതിൻ്റെ പിറകിലുള്ള സച്ചിദാനന്ദ പരബ്രഹ്മത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നു. അതൊക്കെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനമാണ്, ഭക്തന്റെ അനുഭവം അല്ലാതെ. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരനും എന്നോട് യോജിക്കുന്നു, നീ നിന്റെ മനസ്സിനെ വിശ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവിൽ നീ ഉറപ്പിക്കൂ. നിന്റെ തർക്കവും കുതിർക്കവും ബുദ്ധിയുടെ അഭ്യാസങ്ങളും എല്ലാം കളഞ്ഞിട്ട് അതിനോട് പറയുന്നു. മയ്യേവ മന ആധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ അഥ ചിത്തം സമാധാതം നശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാതും ധനഞ്ജയ അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മപരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിം അവപ്സ്യസി അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തത് കുരുയത് ആത്മവാൻ ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ യാഗാത് ശാന്തിരനന്തരം അന്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമീ സന്തുഷ്ടഃ സതതം യോഗീ യതാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്തസമീ പ്രിയഃ യസ്മാന്നോദ്ജതേ ലോകോ ലോകാന്നോദ്ജതേ ചയ അശാമശ്രഭയോദ്യോഗ മുക്തോ യസ്സ ച മേ പ്രിയഃ അനപേക്ഷശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥഃ സർവാരംഭപരിത്യാഗീ യോ മദ്ഭക്തസമേ പ്രിയഃ യോ ന ഹൃഷ്യതി ന ദ്വേഷ്ഠി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗീ ഭക്തിമാന്യഃ സമേ പ്രിയഃ സമശത്രോ ച മിത്രേ ച തഥാത്മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസ്സംഗവിവർജിത തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമദർ ഭക്തിമാൻ മേ പ്രിയോ നര ഏതു ധർമ്യാമൃതമിദം യഥോക്തം വര്യുപാസതേ ശ്രദ്ധാനാ മത്പരമാ ഭക്താസ്തേ ദീവ മേ പ്രിയാ. Thank you.